ബ്രഹ്മസൂത്രം ഒന്നാം അധ്യായം ഒന്നാം പാദം അഞ്ചാം സൂത്രം അഞ്ചാം അധികരണം അഞ്ചാമത്തെ സൂത്രവും അഞ്ചാമത്തെ അധികരണവുമാണ്. ഒരു വിഷയത്തെ കുറിച്ചുള്ള ചർച്ച ക്രോഡീകരിക്കുന്നതാണ് അധികരണം. ബ്രഹ്മസൂത്രത്തിൻ്റെ ഒരു വിശേഷതയാണ്, മറ്റു ഉപനിഷത്തുകളിലൊന്നും അങ്ങനെ കിട്ടത്തില്ല. ഇവിടെ ഇപ്പോൾ സാഖ്യ സിദ്ധാന്തം എന്താണ് എന്ന് പറയുന്നു. ആ സാഖ്യ സിദ്ധാന്തവുമായിട്ട് താരതമ്യപ്പെടുത്തി എന്താണ് അദ്വൈതിയുടെ നിലപാട്, അത് സാഖ്യ സിദ്ധാന്തത്തിലുള്ള പോരായ്മകൾ എന്താണ്, അത് സാഖ്യ സിദ്ധാന്തം എങ്ങനെയാണ് അദ്വൈതി നിഷേധിക്കുന്നത്, അദ്വൈതിയുടെ ഈ സാഖ്യവുമായി ബന്ധപ്പെട്ട് ഒരിടത്ത് എല്ലാ വിഷയങ്ങളും വരത്തില്ല, സാഖ്യ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്വൈതിയുടെ അഭിപ്രായം എന്താണ്, ഇങ്ങനെ ഈ വിഷയങ്ങളെല്ലാം ഒരിടത്ത് ക്രോഡീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു അധികരണം എന്ന് പറയും. മുമ്പ് ഓരോ സൂത്രങ്ങളെയും ഓരോ അധികരണമായിട്ട്, അതായത് അത് പ്രധാനമായി ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യും. പ്രധാനമായും ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിലേക്ക് നാല് സൂത്രങ്ങളെ നാല് അധികരണമാക്കി ഇവിടെ അഞ്ചു മുതൽ അങ്ങോട്ട് ആറ് ഏഴ് സൂത്രങ്ങൾ ഒരു അധികരണമാക്കിയിരിക്കുകയാണ്. അപ്പൊ അതിനകത്തൊരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു പൂർണ്ണമായ ചർച്ച പോലും, അത് സിദ്ധാന്തത്തിന്റെ എല്ലാ ഭാഗങ്ങളും ചർച്ച ചെയ്തു. അത് പൂർവപക്ഷത്തിന് സമാധാനമായി വരുന്ന സിദ്ധാന്തങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. ഇവിടെ ഇപ്പോൾ ജഗത് കർത്തൃത്വം, ആരാണ് ജഗത്തിനെ സൃഷ്ടിച്ചത്, ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് എന്താണ് അദ്വൈതിയുടെ കാഴ്ചപ്പാട്. അപ്പോൾ ആ ജഗത് കർത്തൃത്വം എന്നുള്ള ഒരു വിഷയത്തെ കൂടുതൽ വിശദമാക്കുന്നതിന് വേണ്ടിയിട്ട് സാഖ്യൻ എന്ന് പറയുന്ന ഒരു പൂർവപക്ഷി ഇവിടെ കൊണ്ടുവരുന്നു. വേറൊരു ഭാഗത്ത് വരുമ്പോൾ അവിടെ താർക്കികൻ എന്ന് പറയുന്ന പൂർവപക്ഷി കൊണ്ടുവരും, അത് മറ്റൊരു അധികരണമാകും. അതാണ് ഓരോ അധികരണങ്ങളുടെയും സവിശേഷത. അങ്ങനെ അധികരണങ്ങളായിട്ട് വിഷയത്തെ വിഭജനം ചെയ്തിരിക്കുന്നുണ്ട്. ബ്രഹ്മസൂത്രത്തിന് സൗകര്യമുണ്ട്. എന്താണ് ഇന്ന തത്വം, ഇന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള അദ്വൈതിയുടെ കാഴ്ചപ്പാട് എന്താണ് എന്നറിയുന്നതിന് ആ ഒരു അധികരണം പരിശോധിച്ചാൽ മതി. ഉപനിഷത്തിങ്ങനെ മാല പോലെ പോകുന്നുണ്ട്, എവിടെ എന്തൊക്കെയെന്നുള്ളത് ഓർത്തിരിക്കാൻ പ്രയാസമാണ്. ഇവിടെ അങ്ങനെയല്ല, ആ അധികരണം ഓർത്തിരുന്നാൽ മതി. പിന്നെ അധികരണത്തിൽ ഇന്ന വിഷയത്തെ ചർച്ച ചെയ്യുന്നു. അപ്പോൾ ഓരോ ഭാഗങ്ങളിലും അദ്വൈതാശയത്തെ വെളിപ്പെടുത്തുന്നു. ഇവിടെ അതിന്റെ ആമുഖമായ ചർച്ച ചെയ്യണം. ജഗത് കർത്തൃത്വത്തെ സംബന്ധിച്ച് പറഞ്ഞു, അന്യവി താക്കിക്കാഹ വാക്യാഭാസ വാക്യാഭാസ അവഷ്ടംഭ പൂർവപക്ഷവാദിനായ ഉത്തിഷ്ഠന്തേ. ഇവരെല്ലാം തർക്കത്തെ ആശ്രയിക്കുന്നവരാണ്. ഇവരെല്ലാവരും തർക്കികന്മാരാണ്. ഇവിടെ തർക്കികൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം ഉദ്ദേശിച്ചിട്ടില്ല. ബൗദ്ധനും തർക്കികനാണ്, സാംഖ്യനും തർക്കികനാണ്, ജൈനന്മാരും തർക്കികന്മാരും തർക്കത്തെ എല്ലാവരും ആശ്രയിക്കുന്നുണ്ട്. അവരും വാക്യാഭാസം, ബൗദ്ധന്മാര് വേദത്തെ ഒന്നും അംഗീകരിക്കുന്നില്ല. പക്ഷെ വാദത്തിന് വേണ്ടി വന്നാൽ ഒരു വേദത്തിൽ നിന്നും ഭാഗങ്ങൾ എടുത്തു കാണിക്കും. അവരെന്താ പറയുന്നില്ല, ശൂന്യമാണ്. അതിന് വേദത്തെ ഒരു പ്രമാണമായി സ്വീകരിക്കത്തില്ല. പക്ഷേ അവരോട് ആരെങ്കിലും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ചെന്നിട്ട് വേദത്തെ പ്രാമാണികമായി എടുത്തു കാണിക്കുകയാണെങ്കിൽ അവർ പറയും, എന്താ നിങ്ങളുടെ വേദത്തിലും പറഞ്ഞിട്ടുണ്ട് അസത്വായി തമഗ്ര ആസി, എല്ലാം അസത്തായിരുന്നു, ശൂന്യമായിരുന്നു എന്നവർ പറയും. യുക്തി അവർ പറയും, യദ് യദ് വസ്തു, ഏതേതെല്ലാം വസ്തുക്കളുണ്ടോ തത് തത് എല്ലാ വസ്തുക്കളും ശൂന്യാവസാനം, എല്ലാം ശൂന്യത്തിൽ അവസാനിക്കുന്നു. അതെങ്ങനെ ശൂന്യത്തിൽ അവസാനിക്കുന്നു എന്ന് പറയുന്നു? ഇതെല്ലാം എങ്ങോട്ട് പോകുന്നു ആർക്കും അറിയത്തില്ല. യഥാദീപ അതുപോലെ എന്താണ് ദീപത്തെ പോലെ വെളിച്ചം അണഞ്ഞു കഴിഞ്ഞാൽ, ഒരു തീയുടെ നാളം കെട്ടുപോയാൽ അതെവിടേക്കാണ് പോകുന്ന ആർക്കും അറിയത്തില്ല. അവിടെ എന്താ പിന്നെ ശേഷിക്കുന്നത്? കേവല ശൂന്യത. അതുവരെ പ്രകാശവും ഉഷ്ണവും അനുഭവപ്പെട്ടിരുന്ന സ്ഥലത്ത് ആ ദീപം അണഞ്ഞു കഴിഞ്ഞാൽ ശൂന്യത. ഇതുതന്നെയാണ് ഈ പ്രപഞ്ചത്തിലെ സർവ വസ്തുക്കളുടെ സ്ഥിതി. അത് നിലനിൽക്കുന്ന കാലത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഹിമാലയ പർവ്വതം കുറെ കാലം നിൽക്കും, ചിലപ്പോൾ യുഗങ്ങൾ നിന്നിരിക്കും, പക്ഷെ അവസാനം അതും ഒരു ശൂന്യതയിലേക്ക് പോകും. ഇതെല്ലാം യുക്തി പോലെ തോന്നും, പക്ഷെ പറയുന്നു അത് യുക്തിയാഭാസമാണ് ഭാഷയിൽ പറയുന്നത്. യുക്തി പോലെ തോന്നുകയും യുക്തി അല്ലാതിരിക്കുകയും ചെയ്യുന്നതിനാണ് യുക്തിയാഭാസം എന്ന് പറയുന്നത്. വാക്യങ്ങൾ പോലെ തോന്നുകയും എന്നാൽ വാക്യങ്ങൾ അല്ലാതിരിക്കുകയും ചെയ്യുന്ന വാക്യാഭാസം. അപ്പോൾ വേദത്തിലെങ്ങനെ വാക്യാഭാസം വരും? കാരണം വേദവാക്യങ്ങളെ, വേദത്തിൽ ഒരുപാട് വാക്യങ്ങളുണ്ട്, അപ്പോൾ അതിൻ്റെ താല്പര്യത്തെ നിർണ്ണയിക്കുക എന്നുള്ളതാണ്. ആ താല്പര്യത്തെ കണ്ടെത്തണം. ആ താല്പര്യത്തെ കണ്ടെത്താതിരുന്നു കഴിഞ്ഞാൽ, അതിൻ്റെ വാച്യാർത്ഥത്തെ എടുത്തു കഴിഞ്ഞാൽ വാച്യാർത്ഥം പലതരത്തിലും വ്യാഖ്യാനിക്കും. പദങ്ങൾക്ക് നാനാർത്ഥമുണ്ട്, വാക്യങ്ങൾക്കും വരാൻ നാനാർത്ഥം. അപ്പോൾ അതിനെ യുക്തി അനുഭവങ്ങളോട് ചേർത്ത് അതിൻ്റെ താല്പര്യം എന്താണെന്ന് നിർണ്ണയിക്കണം. അങ്ങനെ നിർണ്ണയിക്കാത്തടത്തോളം കാലം ആ വാക്യത്തിന് പറയും വാക്യാഭാസം. വാക്യം പോലെ പ്രാമാണികമായ ഒരു വാക്യം പോലെ തോന്നുകയും എന്നാൽ അത് അങ്ങനെ അല്ലാതിരിക്കുകയും ചെയ്യുക. ഒരു വാക്യത്തിൻ്റെ വാച്യാർത്ഥത്തെ എടുത്തുകൊണ്ടുക, അതാണ് ഞങ്ങളുടെ സിദ്ധാന്തം എന്നൊരു സിദ്ധാന്തത്തെ സമർത്ഥിക്കാൻ പോയാൽ ചിലപ്പോൾ അബദ്ധത്തിൽ ചെന്നു. ഇവിടെ ബ്രഹ്മസൂത്രത്തിൽ എന്താ ചെയ്യുന്നു? വേദാന്ത കുസുമ ഗ്രഥനാർത്ഥത്വ സൂത്രമാണ് ഈ സൂത്രങ്ങൾ എന്ന് പറയുന്നത്. സൂത്രങ്ങൾക്ക് നൂലെന്നൊരു അർത്ഥം എടുത്തു കഴിഞ്ഞാൽ വേദാന്തങ്ങളാകുന്ന കുസുമങ്ങളെ പുഷ്പങ്ങളെ കൊരുക്കുന്നതിനുള്ള ഒരു നൂലാണ്. എന്നുവെച്ചാൽ ഈ വേദാന്ത വാക്യങ്ങൾക്കുള്ള ഒരു ഏകവാക്യത, എന്നുവെച്ചാൽ ഏക താല്പര്യം. പല വാക്യങ്ങൾക്ക് പലതരത്തിലുള്ള വാച്യാർത്ഥങ്ങളുണ്ട്, പക്ഷെ അതെല്ലാം ഒരു ഏക താല്പര്യമുണ്ട് ആ വാക്യങ്ങൾക്ക്. ആ ഏക താല്പര്യം ചെന്നെത്തി നിൽക്കുന്നത് അദ്വൈതമായ പരമാർത്ഥ തത്വത്തിലാണ്. അല്ല, അവിടെ അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ഇങ്ങനെ പറഞ്ഞല്ലോ, അതിനും ഇതും തമ്മിൽ വിരോധമുണ്ടോ എന്ന് പറയുന്നു. അത് ഉപരിപ്ലവമായി ശരിയാണ്. പറഞ്ഞല്ലോ പദാർത്ഥങ്ങൾക്കും വാക്യാർത്ഥങ്ങൾക്കും വ്യത്യാസം വരും. പക്ഷെ അതിനൊരു ഏകവാക്യത്വമുണ്ട്. അതായത് എല്ലാം കൂടി എവിടേക്കാണോ എത്തിച്ചേരുന്നത്, അതിനാണ് വാക്യ താല്പര്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ താല്പര്യത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ് മുഖ്യം. അപ്പോൾ ആ താല്പര്യത്തെ മനസ്സിലാക്കുമ്പോൾ പല വാക്യങ്ങളുടെയും കേവല വാക്യാർത്ഥത്തെ എടുത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ശരിയായിരിക്കണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ അതിനെ വാക്യാഭാസം എന്ന് പറയും. അതുപോലെ തന്നെ പല യുക്തികളും വാക്യത്തെ ആശ്രയിച്ചും അനുഭവത്തെ ആശ്രയിച്ച യുക്തികൾ വരാം. യുക്തി എന്ന് പറയുന്നത് രണ്ടിനോടും ചേർന്ന് നിൽക്കുന്നതാണ്. ഒരു യുക്തി നമ്മൾ പറയും, പലപ്പോഴും നമ്മുടെ അനുഭവത്തോട് ചേർന്ന് നിൽക്കുന്ന യുക്തിയായിരിക്കും. അതല്ല, ഏതോ വായുമാനി ഭൂതാനി ജായന്തി, ഇതൊരു വാക്യമാണ്. ആ വാക്യത്തോട് ചേർന്നിരിക്കുന്ന യുക്തിയാണ്. എന്താണ്, ഈ ഭൂതങ്ങളെല്ലാം ഇങ്ങനെ ഉണ്ടായി നിലനിന്ന് നശിക്കണമെങ്കിൽ ഇതിനൊരു കാരണമുണ്ടായേ തീരും. അത് വാക്യത്തോട് ചേർന്ന് നിൽക്കുന്ന യുക്തിയാണ്. പിന്നെ നമ്മുടെ അനുഭവത്തെ, പലപ്പോഴും നമ്മുടെ അനുഭവത്തെ സാധൂകരിക്കുന്നത് യുക്തിയായിരിക്കും. പലപ്പോഴും യുക്തിയെ സാധൂകരിക്കുന്നത് അനുഭവമായിരിക്കും. രണ്ടും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ എന്താണ്, യുക്തി പോലെ തോന്നുന്നതും തള്ളിക്കളയേണ്ടതായിട്ടുള്ള യുക്തികളുണ്ട്. അതിന് യുക്തിയാഭാസം എന്ന് പറയും. അപ്പോൾ കേവല താർക്കികന്മാർ എന്നിവിടെ പറയുന്നത് എന്താണോ ശ്രുതിയുടെ ശരിയായ താല്പര്യം അതിനെ ഗ്രഹിക്കാത്തവർ, അവര് അല്ല ഇവിടെ പൂർവപക്ഷവാദിന. അവര് സംസാരിക്കുന്നതെല്ലാം സിദ്ധാന്തത്തിന് വിരുദ്ധമായ രീതിയിലായി. ഇത് പൊതുവെ സംഭവിക്കുന്ന കാര്യം. ശാസ്ത്ര വിചാരം ചെയ്തു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ശാസ്ത്ര താല്പര്യത്തെ കൂടി കണ്ടെത്തണം. അതെങ്ങനെ സാധിക്കും? ആര് പറഞ്ഞത് ശരി, ആര് പറഞ്ഞത് തെറ്റെന്നിങ്ങനെ തീരുമാനിക്കുന്നു. അങ്ങനെ പറയുന്നു, തത്ര പദവാക്യ പ്രമാണജ്ഞനാചാര്യണ വേദാന്തവാക്യാന ബ്രഹ്മാവഗതി പരത്വ ദർശനായ വാക്യാഭാസ യുക്തിയാഭാസ പ്രതിപത്തേഹ പൂർവക്ഷീകൃത്യ നിരാക്രിയതേ. അപ്പോൾ പദവാക്യ പ്രമാണജ്ഞേന ആചാര്യണ, വിശേഷം ശ്രുതിയുടെ താല്പര്യത്തെ നിർണയിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നു പ്രധാനമായിട്ട് വേണ്ടത് ഭാഷയെക്കുറിച്ചുള്ള ജ്ഞാനം വേണം. കാരണം ഇത് ശബ്ദം, ഭാഷ, അതിൽ നിന്നാണ് അർത്ഥബോധം ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ശബ്ദത്തിൽ നിന്ന് അർത്ഥബോധം ഉണ്ടാകുന്നത് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും, അവരവരുടെ സംസ്കാരം അനുസരിച്ചായിരിക്കും. സംസ്കാരം എന്ന് പറഞ്ഞാൽ ആ പദത്തെക്കുറിച്ചുള്ള പദം, പദാർത്ഥം ഇവയെക്കുറിച്ചുള്ള അവരുടെ അറിവിനനുസരിച്ചായിരിക്കും അർത്ഥബോധം ഉണ്ടാകുന്നത്. അത് മുഖ്യമായൊരു കാര്യമാണ്. അതുകൊണ്ട് അതിന് വളരെ നിഷ്കർഷയുണ്ട്. നിങ്ങൾ ഇതിൻ്റെയൊക്കെ താല്പര്യത്തെ നിർണ്ണയിക്കാൻ പോകുന്നതിന് മുമ്പ് ഭാഷയെക്കുറിച്ച് നിങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള അറിവുണ്ടായിരിക്കും. ഒന്നും ഇവിടെ ആചാര്യന്മാരെന്ന് വെച്ചാൽ അവർക്ക് സ്വയം നിർണ്ണയിക്കേണ്ടി വരുന്നു. വേറൊരാള് അത് ഇന്നതാണ് ഇതിൻ്റെ താല്പര്യം എന്ന് സ്വയം ബോധിച്ചിട്ട് ബോധിപ്പിക്കുന്നിടത്തും അല്ല ഇനി സ്വയം തന്നെ ബോധിക്കുന്നിടത്തും ഈ പദജ്ഞാനം എന്ന് പറയുന്ന മുഖ്യമായ കാര്യമാണ്. പദജ്ഞാൻ എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അപ്പം നമ്മൾ സാറിന് ധരിക്കും, ആ ശരി, നമ്മൾ ഉപനിഷത്ത് വായിച്ച് മനസ്സിലാക്കുന്നതിന് നമുക്ക് ഭാഷാജ്ഞാനം ആവശ്യമാണ്. ആ ഭാഷയെക്കുറിച്ചുള്ള അതിൻ്റെ നിയമങ്ങൾ വ്യുത്പത്തി എന്ന് പറയും. ഒരു ശബ്ദം എങ്ങനെയാണോ അർത്ഥത്തെ ബോധിപ്പിക്കുന്നത് അതിന് ചില നിയമങ്ങളുണ്ട്. ശബ്ദാർത്ഥത്തെ ബോധിപ്പിക്കുന്നതിന് ലൗകികമായ കാര്യങ്ങളെ സംബന്ധിച്ച് എന്ന് വെച്ചാൽ നമ്മുടെ വ്യവഹാര ഭാഷ സംഭാഷണത്തിലാണെങ്കിൽ ദീർഘകാലത്തെ പരിചയം കൊണ്ട് പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും മനസ്സിലാക്കാതെ ഇന്ന ശബ്ദത്തിൻ്റെ അർത്ഥം എന്നൊരു ധാരണ മനുഷ്യൻ്റെ മനസ്സിലുണ്ട്. ആ ധാരണയിൽ പോകും. അത് ഭാഷയുമായിട്ടുള്ള നിരന്തര പരിചയം കൊണ്ടാണ്. പിന്നെ അവിടെ ഭാഷയിലൂടെ ബോധിക്കുന്ന കാര്യങ്ങൾ ലൗകികമായ കാര്യങ്ങളാണ്. അവിടുത്തെ വിഷയങ്ങൾ എന്ന് പറയുന്നത് വ്യവഹാരമാണ്, ജീവിത വ്യവഹാരങ്ങൾ. അതുകൊണ്ട് നമ്മൾ സാധാരണ സംസാരിക്കുന്ന ഭാഷ, അവിടെ ഭാഷയുമായിട്ടുള്ള പരിചയം കൊണ്ട് അർത്ഥബോധം ഉണ്ടാവും. എങ്ങനെയുള്ള അർത്ഥബോധം? വ്യവഹാരത്തിന് ആവശ്യമുള്ള അർത്ഥബോധം ബോധം അവിടെ ഉണ്ടാവും. ഇത് ആനയാണോ, ഇത് കുതിരയാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധമുണ്ടാവും, തടസ്സമൊന്നുമില്ല. ആ ബോധം നമുക്ക് എന്തിനാവശ്യം? വ്യവഹാരത്തിന് ആവശ്യമുള്ളതാണ്. കേൾക്കുമ്പോൾ എന്തുകൊണ്ട് അവിടെ ശരിയായ ബോധം ഉണ്ടാകുന്നു? ആ പദങ്ങളോടും വാക്യങ്ങളോടുമുള്ള ചില പരിചയം കൊണ്ട്. പക്ഷെ നമുക്ക് പരിചയമില്ലാത്ത ഒരു ഭാഷയിലാണ് ഒരാൾ ഇതേ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് തെറ്റുപറ്റാം. ഇത് കുതിരയാണെന്ന് പറഞ്ഞാൽ വേറൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത ഭാഷയിൽ പറഞ്ഞാൽ അബദ്ധം പറ്റാം. നമ്മൾ വേറെന്തെങ്കിലും തെറ്റിദ്ധരിക്കുക. എന്തുകൊണ്ട്? ഭാഷയുമായിട്ട് പരിചയമില്ല. പക്ഷെ അങ്ങനെ ബോധിക്കുന്നിടത്തും പദാർത്ഥജ്ഞാനത്തിന് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ എന്താണെന്ന് നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ അത് പ്രവർത്തിക്കുന്നുണ്ട്. അഗ്നിയെ സ്പർശിച്ചു കഴിഞ്ഞാൽ അത് പൊള്ളിക്കും, അത് പൊള്ളും, ദേഹം പൊള്ളും. പക്ഷെ അഗ്നി എങ്ങനെയാണ് ദേഹത്തെ പൊള്ളിക്കുന്നതെന്നുള്ള സയൻസ് നമ്മൾ അറിയേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് അതറിയേണ്ട കാര്യമില്ല. പക്ഷെ ദേഹത്തെ സ്പർശിച്ചു കഴിഞ്ഞാൽ അത് പൊള്ളും, അത് അനുഭവമാണ്. അതിന് പിന്നിൽ ആ വസ്തുവിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും നമ്മളത് അറിയേണ്ട കാര്യമില്ല, ഇത് അനുഭവിക്കുന്നതിന്. അതുപോലെ പദപദാർത്ഥ ജ്ഞാനം എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ അറിയേണ്ട കാര്യമുണ്ട്. പദപദാർത്ഥ ജ്ഞാനം കൊണ്ടുള്ള ലൗകിക വ്യവഹാരത്തിന് അതിൻ്റെ ആവശ്യമുണ്ട്, അത് സംഭവിച്ചോളൂ. പക്ഷേ അലൗകികമായ വിഷയങ്ങൾ അതുപോലെ, കാരണം എന്തുകൊണ്ട്? അത് ലോകസാധാരണമല്ല, അത് വ്യവഹാരത്തിൽപ്പെടുന്ന കാര്യങ്ങളല്ല. ആത്മാവ്, പിന്നെ ഈ വേദത്തെ സംബന്ധിച്ചാണെങ്കിൽ സ്വർഗം, നരകം, അപൂർവം, യാഗങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അതൊന്നും ലൗകിക കാര്യങ്ങളല്ല. വിശേഷിച്ചും ആത്മാവെന്ന് പറയുന്നു, ആത്മതത്വം എന്ന് പറയുന്നു. അതിനെ ബോധിപ്പിക്കുമ്പോൾ അവിടെ ആ ശബ്ദ അർത്ഥജ്ഞാനം വിശേഷിച്ച ആവശ്യമുണ്ട്. കാരണം അത് നമുക്ക് പരിചയമുള്ളതൊന്നല്ല, ലോകസാധാരണമായിട്ടൊന്നുമല്ല, നമുക്ക് പരിചയിച്ചു വരാനായിട്ട് വഴിയില്ല. അതിന് ശരിയായ പദപദാർത്ഥ ജ്ഞാനം ആവശ്യമാണ്. ശരി, അത് ഒരാൾ ശരിക്ക് അതെല്ലാം ഭാഷയെല്ലാം മനസ്സിലാക്കി അത് ഗ്രഹിച്ചിട്ട് നമ്മളെ ബോധിപ്പിക്കുമ്പോൾ നമുക്കതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിക്കും. അതും ശരിയല്ല. കാരണം അവിടെ വിഷയത്തിന് മാറ്റമില്ല. ഒരാൾ പദജ്ഞാനത്തിലൂടെ, പദാർത്ഥജ്ഞാനത്തിലൂടെ, വാക്യജ്ഞാനത്തിലൂടെ, വാക്യാർത്ഥജ്ഞാനത്തിലൂടെ എല്ലാം എന്തിനാണോ ഗ്രഹിച്ചത് ശരിയായ രീതിയിൽ, അതിനാൽ ആശ്രയിച്ച മാധ്യമം എന്താണ്? പദത്തെ തന്നെ, ശബ്ദത്തെ തന്നെ. അതയാൾ വേറൊരാളെ ബോധിപ്പിക്കുന്നതും അതേ ശബ്ദത്തിലൂടെ തന്നെയാണ്. അയാൾ ബോധിച്ച ആ വിഷയം അലൗകികമാണ് എന്ന് പറയുന്നു ദർശനം എന്ന് പറയുന്നു. അത് വിശിഷ്ടമായ ജ്ഞാനമാണ്. അത് ബോധിപ്പിക്കുമ്പോൾ ശ്രോതാവ് ഗ്രഹിക്കേണ്ടതും അതേ ജ്ഞാനം തന്നെയാണ്. ആ വിഷയം എന്ന് പറയുന്നത് അലൗകികമായതുകൊണ്ട്, സൂക്ഷ്മമായതുകൊണ്ട് ഒരാൾ ബോധിക്കുന്നതിന് ആ ഭാഷാജ്ഞാനം ആവശ്യമാണെങ്കിൽ അത് ആർക്ക് ബോധിക്കുന്നതിനും അത് ആവശ്യമാണ്. ഒരാളത് വിശദീകരിക്കുന്ന ഭാഷയിൽ വ്യത്യാസമില്ല. പക്ഷെ ആര് ബോധിച്ചാലും അത് ഭാഷ എന്നുള്ള മാധ്യമത്തിലൂടെയാണ് ബോധിക്കുന്നത്. ആരായാലും അവിടെ ശരിയായ ഭാഷാജ്ഞാനമില്ലെങ്കിൽ അവിടെ വിഭ്രാന്തി സംഭവിക്കാം. അതിനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് അതീന്ദ്രിയമായ തത്വങ്ങളെ, അലൗകികമായ തത്വങ്ങളെ ഗ്രഹിക്കുന്നതിന് ലോകവ്യവഹാരം പോലെ ലോകഭാഷ പരിചയം കൊണ്ട് സാധ്യമല്ല എന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ അദ്വൈതത്തെ ബോധിക്കുന്നിടത്തും ബോധിപ്പിക്കുന്നിടത്തും പദജ്ഞാനമുള്ളവനായിരിക്കണം എന്ന് പറയുന്നത്. ഭാഷാജ്ഞാനമുള്ളവനായിരിക്കണം എന്നുവെച്ചാൽ ഭാഷയുടെ വ്യുത്പത്തി, ആ ഭാഷയിൽ നിന്ന് അർത്ഥത്തെ ബോധിക്കുന്നതിനുള്ള നിയമം എന്താണെന്ന് അറിയുന്നവനായിരിക്കണം എന്ന് പറയുന്നതാണ്. ഇതൊന്നും കൂടാതെ തന്നെ ഞങ്ങൾ ബോധിച്ചല്ലോ എന്നൊരാൾ പറയണമെങ്കിൽ അയാൾ ബോധിച്ചിരിക്കുന്ന എന്താണെന്ന് അയാൾക്ക് തന്നെ ഉറപ്പില്ല. അയാളുടെ ബോധം സമ്യക്കായുള്ള ജ്ഞാനമാണോ അതേ ഭ്രാന്തിയാണോ എന്നുള്ളതൊക്കെ എങ്ങനെ ആര് തീരുമാനിക്കും? ആത്യന്തികമായ സ്വയം തന്നെ തീരുമാനിക്കേണ്ട. അതുകൊണ്ട് ഇവിടെ പറയുന്നത് പദജ്ഞാനമുള്ള ഒരാൾക്കേ പറ്റും, ഭാഷയുടെ വ്യുത്പത്തിയുള്ള ഒരാൾക്ക് ആ ബോധം സമ്യക്കായിട്ടുള്ള ബോധം ഉണ്ടാകത്തുള്ളൂ എന്നോ. എന്തിന്? ഔപനിഷദമായ ജ്ഞാനത്തിന്. വേദ അല്ലെങ്കിൽ ഉപനിഷത് പ്രമാണജന്യമായ ജ്ഞാനത്തിന്. അതുകൊണ്ടാണ് ഈ ഉപനിഷത്തിന്റെ അർത്ഥത്തെ, താല്പര്യത്തെ തീരുമാനിക്കുന്നിടത്ത് പൊതുവെ വേദ അർത്ഥത്തെ നിർണയിക്കുന്നതിനുള്ള നിയമങ്ങളെല്ലാം സ്വീകരിക്കുന്നു. ഇവിടെ ഇതിനെ ഉത്തരമീമാംസ എന്ന് പറയുന്നു. ഉത്തരമീമാംസയുടെ താല്പര്യ നിർണയത്തിന് പൂർവമീമാംസയുടെ താല്പര്യ നിർണയത്തിനുള്ള നിയമങ്ങളെ കൂടി അപേക്ഷിക്കുന്നുണ്ട്. എവിടെങ്കിലും സംശയം വന്നു കഴിഞ്ഞാൽ പറയും, അതെങ്ങനെയാണ് ആ ശബ്ദത്തിന്റെ അർത്ഥത്തിൽ പൂർവമീമാംസയിൽ നിർണയിച്ചത്, അതുപോലെ ഇവിടെയും തീരുമാനിക്കുന്നു എന്ന് പറയും. അതിന് പദജ്ഞാനം, പദപദാർത്ഥ വ്യുത്പത്തിയുള്ള ഒരാൾക്ക് അത് സാധ്യമാകും. അതുകൊണ്ടത് കൂടിയ തീരുമെന്നാണ് പറയുന്നത്. സമീക്കായിട്ടുള്ള ഒരു ബോധത്തിന്, ഔപനിഷദമായ ബോധത്തിന്. സമീക് ബോധം എന്ന് പറയുന്നത് സംശയ വിപര്യാദി ദോഷങ്ങളൊന്നും ഇല്ലാത്ത ബോധത്തിന്. അത് വേണം. വാ പദവ്യുത്പത്തിയുടെ ശാസ്ത്രത്തെയാണ് പറയുന്നത് വ്യാകരണം എന്ന് പറയുന്നത്. അപ്പോൾ ആ ജ്ഞാനം കൂടിയ തീരും. ഇതിലൂടെ ബോധിക്കുന്നതിന് നടത്തും. വിശേഷ പദപദാർത്ഥ സംബന്ധത്തിലൂടെ അത് ബോധിക്കുന്നതിന് ആ അറിവ് കൂടിയേ തീരൂ എന്നാണ് പറയുന്നത്. അതുപോലെ വാക്യജ്ഞാനം, പദനിഷ്പത്തി എന്ന് പറയുന്നു, പദത്തിൽ നിന്ന് അർത്ഥത്തെ ബോധിക്കുക. കേവലം പദങ്ങൾ കൊണ്ട് ആശയത്തെ ബോധിക്കാൻ പറ്റില്ല. ആശയങ്ങളെ ബോധിക്കണമെങ്കിൽ അതിന് പദങ്ങൾ കൂടി ചേർന്ന വാക്യം വേണം. വാക്യത്തിലൂടെയാണ് ബോധിക്കുന്നത്. തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പദമായി, പക്ഷെ തത്വമസി എന്ന് പറയുമ്പോൾ അതൊരു വാക്യമായി. ഈ പദവ്യുത്പത്തിയേക്കാൾ കൂടുതലായിട്ട് വാക്യാർത്ഥ ജ്ഞാനത്തിന് ഒരുപാട് നിയമങ്ങളുണ്ട്. വിശേഷിച്ചും ഉപനിഷത്ത് വാക്യാർത്ഥ ജ്ഞാനത്തിന്. അപ്പോൾ അതാണ് പൂർവമീമാംസയിലും മുഴുവൻ ചർച്ച ചെയ്യുന്നത്. അവിടെ ചർച്ച ചെയ്യുന്നതാണ് ഒരു വാക്യത്തിൻ്റെ താല്പര്യത്തെ എന്ത് നിയമമനുസരിച്ച് മനസ്സിലാക്കണം. അതേ നിയമങ്ങളാണ് ഇവിടെയും കൊണ്ടുവരുന്നത് ഉത്തരമീമാംസയിലും. അതുകൊണ്ടാണ് പൂർവമീമാംസയും ഉത്തരമീമാംസയും ചേർന്ന് ഒരു ശാസ്ത്രമാണെന്ന് പറയുന്നത്. കാരണം വേദം എന്ന് പറയുന്നത് പൂർണ്ണമാണ്. അതിൻ്റെ ഒരു ഭാഗം മാത്രത്തെ ഒരു ശാസ്ത്രമായി എടുക്കാൻ പറ്റില്ല. അപ്പോൾ പൂർവോത്തര മീമാംസകളെ കൂട്ടിച്ചേർത്തിട്ടാണ് ഒരു ശാസ്ത്രം നടക്കുന്നത്. എന്തുകൊണ്ട്? ഇവിടെ താത്പര്യജ്ഞാനത്തിന്, വാക്യ താത്പര്യജ്ഞാനത്തിന് ആ നിയമങ്ങളെ സ്വീകരിക്കുന്നു. അതുകൊണ്ടാണ് അതിന് പറയുന്നത് മീമാംസ എന്ന് പറയുന്നത്. ആ വാക്യാർത്ഥ വിചാരത്തെയാണ് മീമാംസ എന്ന് പറയുന്നത്. അത് ആ മീമാംസ പരിചയം ആവശ്യമാണ്. ഒരാൾക്ക് ഉപനിഷത്തിൻ്റെ തത്വത്തെ ഗ്രഹിക്കുന്നതിന്, ഉപനിഷത്തിലൂടെ തത്വത്തെ ഗ്രഹിക്കുന്നതിന് എങ്ങനെയാണോ വ്യാകരണ ജ്ഞാനം ആവശ്യമുള്ളത്, അതുപോലെ മീമാംസ വിചാരവും ആവശ്യമാണ്. ഇത് രണ്ടും ഉണ്ടെങ്കിലും അവിടെ അത്യന്താപേക്ഷിതമായിരിക്കുന്നതാണ് അടുത്തു വരുന്ന പ്രമാണം എന്ന് വെച്ചാൽ യുക്തി. ഇവിടെ പ്രമാണം എന്ന് പറയുന്ന യുക്തി, തർക്കം എന്ന് പറയുന്നു. അത് ആവശ്യമാണ്. കാരണം ഒരു യുക്തിയെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇന്നുമ്പ് പറഞ്ഞതുപോലെ യുക്തി ആഭാസം വരാം. വാക്യാഭാസം എന്ന് പറയുന്ന ദോഷത്തെ പരിഹരിക്കുന്നതിന് പദശാസ്ത്രവും വാക്യശാസ്ത്രവും ആവശ്യമാണ്. വ്യാകരണവും മീമാംസയും രണ്ടും ആവശ്യമാണ്. യുക്തി അല്ലാത്തതിന് യുക്തി എന്ന് തോന്നും. ആ യുക്തി ആഭാസത്തെ പരിഹരിക്കുന്നതിന് തർക്കശാസ്ത്രം അതിൻ്റെ ആവശ്യമുണ്ട്. ഇതെല്ലാം ആവശ്യമാണ്. ശാസ്ത്രവിചാരത്തിന് ഇതൊക്കെ ആവശ്യമാണ്. ചെല്ലു പറയും, ഇത് സ്വയം ബോധിക്കുന്നതിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതൊക്കെ അന്യരെ ബോധിപ്പിക്കുന്നതിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യമെന്ന് പറയും. അതും അബദ്ധമാണ്. കാരണം അന്യൻ ഏതെങ്കിലും ഒരുവന് ബോധിപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അന്യനത് ബോധിക്കുകയാണ്. ഏതോ ഒരുവൻ ബോധിക്കുന്നു. പദവാക്യ പ്രമാണജ്ഞൻ എന്നിവിടെ പറയുന്ന ഒരാൾ ഈ കാര്യത്തെ വേറൊരാളെ ബോധിപ്പിക്കുമ്പോൾ അയാളത് ബോധിക്കുകയാണ്. എങ്ങനെയത് ബോധിച്ചു? ഇതിൻ്റെ എല്ലാം സഹായത്തോടുകൂടി. ബോധിപ്പിക്കുന്നയാൾ ഇതിൻ്റെ എല്ലാം സഹായത്തോടുകൂടി ബോധിപ്പിക്കുന്നു എന്ന് വന്നാൽ ബോധിക്കുന്ന ആളിനും ഇതിൻ്റെ എല്ലാം സഹായം വേണ്ടി വരും. നിങ്ങളൊരാൾ ഉപദേശിക്കുന്നു, അയാൾ ചെകടനാണെങ്കിൽ അയാൾക്ക് ആ ഉപദേശം കൊണ്ട് ബോധം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഉപദേശിക്കുന്നവനുള്ള യോഗ്യത കേൾക്കുന്നവനും ഉണ്ടാകണം. അപ്പോൾ ഇത് സ്വയം ബോധിക്കുന്നതിനും അന്യനെ ബോധിപ്പിക്കുന്നതിനും ഇത് ആവശ്യമാണ്. അപ്പോൾ അന്യനെ ബോധിപ്പിക്കുന്നതിന് ഇതാവശ്യം എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ സ്വയം എങ്ങനെ ബോധിച്ചു എന്നുള്ള ചോദ്യം വരും. ഇതിൻ്റെ സഹായം കൂടാതെയാണ് സ്വയം ബോധിച്ചതെങ്കിൽ അന്യനും ഇതിൻ്റെ സഹായം കൂടാതെ സ്വയം ബോധിക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരിടത്തും ആവശ്യമില്ലാതെ വരും. എവിടെയെങ്കിലും പറയുന്നത് സ്വയം ഒരാൾ ബോധിച്ചു, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ ബോധിച്ചെങ്കിൽ അത് എവിടെയും അതങ്ങനെയാകാം, സ്വയം ബോധിക്കാം. പക്ഷെ ഇതിൻ്റെ ആവശ്യം എവിടെയെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലായിടത്തും ആവശ്യമാണ്. എന്തുകൊണ്ട്? ഞാനെങ്ങനെയാണോ ഇതിനെ ബോധിപ്പിച്ചത്, ആ രീതിയിലേ എനിക്ക് അന്യനെ ബോധിപ്പിക്കാൻ കഴിയും. അപ്പോൾ അന്യനെ ബോധിപ്പിക്കുന്നതിന് ഞാൻ ഇതിനെല്ലാം ആശ്രയിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെല്ലാം ആശ്രയിച്ചിട്ടാണ് ഞാൻ ഇതിനെ ബോധിച്ചത് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ടിവിടെ പറയുന്നു, പദവാക്യ പ്രമാണജ്ഞനായ ആചാര്യൻ. എന്താണ് ശ്രുതിയുടെ താല്പര്യമെന്ന് പരിശോധിക്കുമ്പോൾ പദത്തെയും വാക്യത്തെയും പ്രമാണത്തെയും വ്യാകരണ മീമാംസ ന്യായശാസ്ത്രങ്ങളെ എന്ന് പൊതുവെ പറയാം, അതാശ്രയിക്കുന്നു, അല്ലാതെ സാധ്യമല്ല എന്നാണ്. അങ്ങനെ ഈ ശ്രുതിയുടെ താല്പര്യത്തെ ഗ്രഹിക്കുന്നു എന്നാണ്. ഇവിടെ പറയുന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഉപനിഷത്ത് ആശ്രയിച്ചുകൊണ്ട് അതിൻ്റെ താല്പര്യത്തെ ഗ്രഹിക്കുന്നിടത്താണ് ഈ പറയുന്നതിൻ്റെ ആവശ്യം വരുന്നത്. എന്തുകൊണ്ട് ഇതിൻ്റെയൊക്കെ ആവശ്യമെന്ന്? കാരണം ഉപനിഷത്തിനെ പലരും ആശ്രയിക്കുന്നുണ്ട്, ഉപനിഷത്തിനെ പലരും ഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും ഒരേ രീതിയിലല്ല ഗ്രഹിക്കുന്നത്, അതുകൊണ്ടാണ് ഇതിൻ്റെ ആവശ്യം വരുന്നത്. അത് മുമ്പ് പറഞ്ഞു. എന്താണ്? ജിജ്ഞാസുക്കൾ ഇതിനെ സമീപിക്കുമ്പോൾ, ഇതിനെ മനസ്സിലാക്കാൻ ഗ്രഹിക്കുമ്പോൾ ഇതിനെ പലതരത്തിൽ മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതിനാണ് പലതരത്തിൽ ഇതിനെ ആൾക്കാർ ഗ്രഹിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നു. ഇത് കേൾക്കുമ്പോൾ ജിജ്ഞാസുകളുടെ ഉള്ളിൽ ആശയക്കുഴപ്പമുണ്ടാവും. ഇത് സാങ്കൻ പറയുന്ന രീതിയിൽ ഇതിനെ ഗ്രഹിക്കണമോ, അതോ താർക്കികൻ പറയുന്ന രീതി ഗ്രഹിക്കണോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറയുന്ന ഇതിനെ ബോധിക്കണമോ ആശയക്കുഴപ്പം വരും. അവിടെ പദവാക്യ പ്രമാണജ്ഞനായിരിക്കുന്ന ആചാര്യൻ എങ്ങനെയാണോ ഇതിനെ വിശദീകരിക്കുന്നത്, അത് ഗ്രഹിക്കണമെന്നാണ്. അത് ഗ്രഹിക്കുന്നതിനുള്ള യോഗ്യത അവനും ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു തലത്തിലാണ് ഇതിൻ്റെ ആവശ്യം വരുന്നത്. ഔപനിഷദമായ തത്വമായി ഇതിനെ ഗ്രഹിക്കുമ്പോൾ, ഉപനിഷത് പ്രതിപാദ്യമായ തത്വമായി ഇതിനെ ഗ്രഹിക്കുമ്പോൾ പലതരത്തിലുള്ള വികല്പങ്ങൾ വരാമെന്നുള്ളിടത്ത് ശരിയായിട്ടുള്ള ബോധമുണ്ടാകുന്നതിന് ഈ മറ്റ് ശാസ്ത്രീയമായ മാർഗത്തെ സ്വീകരിക്കേണ്ടി വരും. ആ ശാസ്ത്രീയമായ മാർഗത്തിലൂടെ പദവാക്യ പ്രമാണം എന്ന് പറയുന്നത്. ഒരു കാര്യം അവിടെ ശ്രദ്ധിക്കണം. എന്താണ്? തുടക്കത്തിൽ തന്നെ ഭാഷകാരം പറഞ്ഞു, ഈ തത്വത്തെ ഉപദേശിക്കുന്നത്, തത്വത്തെ ഗ്രഹിക്കുന്നത് സാധന ചതുഷ്ടയ സമ്പന്നനായ ഒരുവനാണെന്ന് പറഞ്ഞു. അപ്പോ എന്നുവെച്ചാൽ തത്വഗ്രഹണത്തിനുള്ള യോഗ്യതകളെല്ലാം ഉള്ളു. തത്വഗ്രഹണത്തിനുള്ള യോഗ്യതയാണ് ഇതിലേറ്റവും മുഖ്യമായി വരുന്നത്. ആ യോഗ്യതയുടെ ഒരു ഭാഗമായിട്ടാണ് ഇവിടെ ഈ പറയുന്ന എന്താണ് പദവാക്യ പ്രമാണജ്ഞൻ എന്ന് പറയുന്നത്. പക്ഷെ ഈ ആത്മബോധം വളരെ പരിപക്വമായ ബുദ്ധിയുള്ള ഒരുവനിൽ ഈ പറയുന്ന പദം വാക്യം പ്രമാണം തുടങ്ങിയ ശാസ്ത്രത്തിൻ്റെ മാർഗങ്ങളിലൊന്നും അങ്ങോട്ടൊന്നും കടന്നു പോകാതെ തന്നെ ഒരുവൻ്റെ ഉള്ളിൽ ഈ പരമാർത്ഥ ബോധമുണ്ടാകാം. അങ്ങനെയും സംഭവിക്കാം. അപ്പൊ പിന്നെ ഇവിടെ എന്തിനു പറയുന്നു പദവാക്യ പ്രമാണജ്ഞൻ എന്ന് പറയുന്നത്? അത് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവർക്ക് വേണ്ടി പറയുന്നതല്ല, തത്വത്തെ ബോധിക്കുന്നതിന് വേണ്ടി പറയുന്നത് തന്നെയാണ്. പക്ഷെ അങ്ങനെയല്ല നമ്മൾ കാണുന്നുണ്ടല്ലോ പലർക്കും ഇങ്ങനെയുള്ള ഈ ഇതൊന്നും കൂടാതെ തന്നെ ആത്മബോധം ഉള്ളവരായി അറിയപ്പെടുന്നു. അങ്ങനെ പ്രസിദ്ധമാണ്, ശാസ്ത്രങ്ങളിലും പ്രസിദ്ധമാണ്. അപ്പോൾ അതങ്ങനെ സംഭവിക്കുന്നു. അതിന് ഇവിടെ പറയുന്ന സമാധാനം അത് ജന്മജന്മാന്തരങ്ങളുടെ സംസ്കാരം കൊണ്ട് സംഭവിക്കുന്നു. അതങ്ങനെ സംഭവിക്കും. അപ്പോൾ വർത്തമാന ജന്മത്തിൽ അതിനുള്ള യോഗ്യതയോടുകൂടി ജനിക്കുന്ന ഒരുവന് കേവലം ഈ ഉപദേശം കൊണ്ട് തന്നെ അയാൾക്ക് ആ ബോധമുണ്ടാകുന്നു. അതിനെ പ്രത്യേകിച്ച് കാണുന്നു. അത് എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? സാധന ചതുഷ്ടയ സമ്പന്നനായതുകൊണ്ട്. പിന്നെ ഇവിടെ ഇതിൻ്റെയൊക്കെ ആവശ്യം വരുന്നത് ആ ഉപദേശ ഗ്രഹണത്തിനപ്പുറം മനനം മറ്റും ആവശ്യമായി വരുന്നിടത്ത്, വിചാരം ആവശ്യമായി വരുന്നിടത്ത്. എന്തിനെ ആശ്രയിച്ച് വിചാരം ചെയ്യും? എന്താണ് വിചാരത്തിനുള്ള ഉപായങ്ങൾ? അതാണ് ഈ പറയുന്ന പദവാക്യ പ്രമാണജ്ഞത. അതുള്ളതിനെ ശരിയായ രീതിയിൽ വിചാരം ചെയ്ത് ഊഹാപോഹ വിചക്ഷണൻ എന്ന് പറയുന്നു. ഇത് ഗ്രഹിക്കാൻ പറ്റും. ആരും നിരാശപ്പെടേണ്ട കാര്യമില്ല. വ്യാകരണം മീമാംസ ന്യായം ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല, എനിക്ക് ഇനി ആത്മബോധം ഉണ്ടാകുമോ? സങ്കടപ്പെടേണ്ട കാര്യമില്ല. സാധന ചതുഷ്ടയ സമ്പന്നനാണെങ്കിൽ ഒരു സങ്കടത്തിൻ്റെയും കാര്യമില്ല. തത്വശ്രവണം കൊണ്ട് തന്നെ ബോധമുണ്ടാകും. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ അസംബന്ധമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ സാധന ചതുഷ്ടയ സമ്പന്നനാണ്, ശരി, സമ്മതിച്ചിരിക്കുന്നു. ഇനി ബാക്കിയുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും പോകുന്നില്ല, ഒരു വിരോധവുമില്ല. അതും ഇവിടെ ശാസ്ത്രസമ്മതമായ കാര്യം തന്നെയാണ്. തത്വം ശ്രവിച്ചപ്പോൾ തന്നെ ബോധമുണ്ടായി. അവിടെ പിന്നെ ഒന്നിൻ്റെ ആവശ്യമില്ല. അത് മറ്റൊരു വിഷയമാണ്. അത് ഇതും കൂടെ കൂട്ടിക്കൊളയ്ക്കരുത്. അത് യോഗ്യന്മാർക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അത് ഉപദേശത്തോടു കൂടിയോ ഇനി ഉപദേശം കൂടാതെയോ ഒക്കെ സംഭവിക്കും. ശ്രുതി ആശ്രയിച്ചിട്ടോ ശ്രുതി ആശ്രയിക്കാതെയോ സംഭവിക്കാം. ഒരു വലിയ ബോധം ഉണ്ടാകാം. എന്തുകൊണ്ട്? അത് ആ ജീവന്റെ പരിപക്വത. ബാക്കി എന്തൊക്കെയാണോ ഇവിടെ സാധനങ്ങളായി നിർദ്ദേശിക്കുന്നത് അതൊക്കെ സംഭവിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്നിനും എല്ലാം സംഭവിച്ചിരിക്കുന്നു. ആയിക്കോട്ടെ, ഒരു വിരോധമില്ല. ഒരാൾ ആത്മബോധത്തിലാണെങ്കിൽ പിന്നെ എന്താ അവിടെ ആർക്കാ? ഒരുവന്റെ ആത്മബോധത്തിന് മറ്റൊരാൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. മറ്റേതിനും ചോദ്യം ചെയ്യാം, ഈ കള്ളനാണോ സത്യസന്ധനാണോ എന്ന് ചോദിച്ചാൽ ചോദ്യം ചെയ്യാം. പക്ഷെ ആത്മബോധത്തിന് ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് യോഗ്യത ആത്യന്തികമായതെല്ലാം യോഗ്യതയെ ആശ്രയിച്ചിരിക്കുന്നു. പക്ഷെ ഇവിടെ ഇത് എന്താണ്, ഇവിടെ വിചാരത്തിന്റെ സന്ദർഭമാണ്. എന്താണ് ആത്മാവ്, എന്താണ് അനാത്മാവ് എന്ന് വിചാരം ചെയ്യേണ്ടി വരും. അതും ആരാ വിചാരം ചെയ്യുന്നത്? പലതരത്തിലുള്ള ഈ വ്യാഖ്യാനങ്ങൾ കേട്ട് മനസ്സെല്ലാം കലുഷിതമായിരിക്കുന്ന ഒരാൾ. എന്താണ് ആത്മാവെന്ന് അയാൾ അന്വേഷിച്ചപ്പോൾ ഒരാൾ ഒരു തരത്തിൽ പറഞ്ഞു, വേറൊരാൾ വേറൊരു തരത്തിൽ പറഞ്ഞു. നിങ്ങളുടെ മനസ്സിൽ ഒരു നിർണയം വയ്ക്കാൻ കഴിയാതിരിക്കുന്നു. അവൻ പറയുന്നു, ആ വിചാരത്തെ ഒന്ന് ശരിയാക്കുക. പദവാക്യ പ്രമാണങ്ങൾക്കനുസരിച്ച് നിങ്ങൾ വിചാരം ചെയ്യുക. അവ ബോധ്യമാകും എന്താണ് തത്വം. അതുകൊണ്ട് ഒരു തലത്തിൽ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. മറ്റൊരു തരത്തിൽ ഇത് ആവശ്യമില്ലാതെ ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? തനിക്കിത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. തനിക്കിത് ആവശ്യമുണ്ടെങ്കിൽ എന്താണ് എന്നുവെച്ചാൽ തൻ്റെ യോഗ്യതയെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ഈ തത്വത്തെ ഗ്രഹിക്കുന്നതിനുള്ള പൂർണ്ണമായ യോഗ്യത തന്നെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു പദവും വേണ്ട, വാക്യവും വേണ്ട, പ്രമാണവും വേണ്ട. അതില്ലെങ്കിലോ തൻ്റെ ബോധം വിപര്യങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്നുവെങ്കിൽ, തൻ്റെ ബോധത്തെ വികല്പങ്ങൾ ബാധിക്കുന്നുവെങ്കിൽ അതിൻ്റെ കാരണത്തെക്കുറിച്ച് ചിന്തിക്കണം. എന്തുകൊണ്ടതൊക്കെ സംഭവിക്കുന്നു? അപാദോഷങ്ങളുടെ ഭാഗമായി വരും. എന്താണ് പദവാക്യ പ്രമാണ ജ്ഞാനമില്ലായ്മ? അപ്പോൾ അവിടെ അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഇതെല്ലാം ആവശ്യമാണ് എന്നാണ്. ചിലർക്ക് സംശയം വരും, അങ്ങനെയാണെങ്കിൽ ശരി തുടങ്ങാം, എന്തായാലും ഒരുപാട് ലേറ്റായിരിക്കും, എന്നാലും കുഴപ്പമില്ല, തുടങ്ങാം. ഈ പദം വാക്യം പ്രമാണമൊക്കെ കഴിയുമ്പോഴത്തേക്ക് തലയിൽ നിറച്ച് പല്ലുമൊക്കെ കൊഴിഞ്ഞ് ഒരു പരുവത്തിലാവും. ഇന്നെങ്ങനെയാണ് ബോധം ഉണ്ടാകുന്നത്? പിന്നെ അവസാന സമയമാകുമ്പോഴത്തേക്ക് ഉള്ള ബോധം കൂടെ പോകും. പിന്നെ എന്ത് ചെയ്യും? ഒരു വഴിയേ ഉള്ളൂ, എല്ലാം തുടങ്ങി വയ്ക്കുക. കാലക്രമേണ എല്ലാം സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുക. അതെല്ലാം പിന്നെ വേറെ വഴിയില്ലല്ലോ. ഇപ്പോൾ ബോധമുണ്ടാകുന്നില്ലെങ്കിൽ ഇനി ഭാവിയിൽ എന്തെങ്കിലും ബോധമുണ്ടാകാനുള്ള വഴികൾ എന്തെന്ന് നോക്കുക. അങ്ങനെയാകാം, അതും ഒരു മാർഗമാണ്. എന്തായാലും ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇതൊക്കെ ആവശ്യമായിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. എന്താണ് പദവാക്യ പ്രമാണജ്ഞത എന്ന് പറയുന്നത്? പിന്നെ പൂർവപുണ്യം കൊണ്ട് സുഹൃതിയാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, അത് അംഗീകരിച്ചേ മതിയോ? അല്ലാത്തവർക്ക് എന്താണ് ഇതൊക്കെ ആവശ്യമാണ്. അതുകൊണ്ട് ഇവിടെ ആചാര്യനെ കുറിച്ച് പറയുന്നു. ആരാണ്? വ്യാസഭഗവാൻ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ പദവാക്യ പ്രമാണജ്ഞനായ ആചാര്യനാണ്. അപ്പോ ഇപ്പൊ ഒരാൾ പറയണ എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയും. അപ്പൊ വ്യാസഭഗവാൻ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു, എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ ഞാനെവിടെ നയിക്കുന്നു, വ്യാസഭഗവാൻ എവിടെ നയിക്കുന്നു? ഞാനിതിനൊക്കെ അതീതനാണ്, അപ്പുറമാണെന്ന് സ്വയം തന്നെ കുറിച്ച് പറയുന്നു. വ്യാസഭഗവാൻ എവിടെ, താനെവിടെ? അവിടെ പറയുന്നു, പദവാക്യ പ്രമാണജ്ഞനാചാര്യനാചാര്യന വേദാന്തവാക്യാനാം ബ്രഹ്മ അവഗതി പരത്വ ദർശനായ. അപ്പോൾ ഇവിടെ ആചാര്യൻ ഋഷി എന്താണ്, പദവാക്യ പ്രമാണജ്ഞനായതുകൊണ്ട് വേദാന്തവാക്യങ്ങളുടെ എല്ലാം താല്പര്യം ബ്രഹ്മാവഗതിയാണ്. ബ്രഹ്മാവഗതി പരമാണ്, ബ്രഹ്മാവഗതിയാണ് അതിൻ്റെ താല്പര്യം എന്ന് നിർണയിച്ചിരിക്കുന്നു. അത് നിർണയിച്ചിട്ട് നമ്മളെ ബോധിപ്പിക്കുന്നു. ആചാര്യന് അതിന്റെ ആവശ്യം വന്നു, ഏതിന്റെ പദവാക്യ പ്രമാണങ്ങളുടെയൊക്കെ ആവശ്യം വന്നു. അപ്പൊ അത് ബോധിക്കുന്നവനും സ്വാഭാവികമായിട്ടും അതിന്റെയൊക്കെ ആവശ്യം വരും. കാരണം ബോധിപ്പിച്ച ആചാര്യനേക്കാളും വലുതല്ലല്ലോ ബോധിക്കുന്നു. അത് വിശേഷിച്ച് ഇങ്ങനെ വേദാന്ത വാക്യങ്ങളിലൂടെയാണ്, ഉപനിഷത് വാക്യങ്ങളിലൂടെയാണ് ഇത് ബോധിക്കേണ്ടത്. അതല്ലാതെ ബ്രഹ്മബോധം ഉണ്ടാകുമെന്ന് അവകാശപ്പെടുന്നവരുണ്ട്. ഉണ്ടാകുന്നെങ്കിൽ നല്ലത് തന്നെ, ആരെയും നമുക്ക് നിഷേധിക്കാനോ ആക്ഷേപിക്കാനോ പാടില്ല. ചെറിയ ചില മന്ത്രതന്ത്രങ്ങളിലൂടെയൊക്കെ ബ്രഹ്മബോധം ഉണ്ടാകും, ചില അഭ്യാസങ്ങളിലൂടെ ഒക്കെ ബ്രഹ്മബോധം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അതിൽ വിശ്വാസമുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക. എന്തെങ്കിലും ഒരു ബോധം എന്തായാലും ഉണ്ടാകും. ബ്രഹ്മബോധം അത്രത്തോളം ഇല്ലെങ്കിലും നഷ്ടമൊന്നും ഉണ്ടല്ലോ. അത്തരക്കാരെക്കുറിച്ചോ അത്തരം ഉപദേശങ്ങളെക്കുറിച്ചോ സമ്പ്രദായങ്ങളെക്കുറിച്ചോ അല്ല ഇവിടെ പറയുന്നു. ഇവിടെ പറയുന്ന എന്താണ്? വേദാന്ത വാക്യങ്ങളിലൂടെ ഉണ്ടാകുന്ന ബ്രഹ്മബോധത്തെക്കുറിച്ചാണ്, ഉപനിഷത്തിലൂടെ ഉണ്ടാകുന്ന ബോധത്തെക്കുറിച്ചാണ്. മറ്റ് മാർഗങ്ങൾ, മറ്റ് സാധനങ്ങൾ, മറ്റ് പദ്ധതികൾ, അതൊക്കെ അതിൻ്റെതായ സമ്പ്രദായങ്ങളുണ്ട്. അവിടെ എന്ത് ബോധമുണ്ടാകുന്നു, എങ്ങനെ ബോധമുണ്ടാകുന്നു എന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്, മറ്റുള്ളവരല്ല. എനിക്ക് എൻ്റെതായ ഒരു പദ്ധതിയുണ്ട്, ഒരു സമ്പ്രദായമുണ്ട്, അതനുസരിച്ച് എനിക്ക് എൻ്റെ പരമ്പരയിൽ എനിക്ക് ഇന്ന തരത്തിൽ ബോധമുണ്ടാകുന്നു എന്നൊക്കെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാൾ നിഷേധിക്കേണ്ട കാര്യമില്ല. അങ്ങനെ പല വഴികളും പല ബോധങ്ങളും ഒക്കെ ഉണ്ടാകുമായിരിക്കും. അതാവശ്യമുള്ളവർ അതിൻ്റെ പുറകെ പോവുക, എന്താ ബോധമുണ്ടാകുന്നതെന്ന് അറിയാം. ഇവിടെ അതല്ല പറയുന്നു, ആ ഉപനിഷദമായ ബോധം, ഉപനിഷത്ത്, അതിൽ നിന്നുണ്ടാകുന്ന ആ ബോധം, ആ ബോധം എങ്ങനെ ഉണ്ടാകുന്നു പറയുന്നു. ആ ബോധത്തെ നിർണയിച്ച ആചാര്യൻ ബോധിപ്പിക്കുമ്പോൾ, ആചാര്യനാരാണ് ഇവിടെ ഋഷി? എങ്ങനെയുള്ള ഋഷി? പദവാക്യ പ്രമാണത്തിനായിരിക്കുന്ന ഋഷി. ആ ഋഷി ബോധിപ്പിച്ച ഇവിടെ ബോധിപ്പിക്കുന്നു എന്നാണ്. അതാണ് ബ്രഹ്മ അവഗതി പരത്വ പ്രദർശനായ അങ്ങനെ ബോധിപ്പിക്കുമ്പോ എന്താണ് അതാവശ്യമായിട്ട് വരുന്നു. ശരി, എന്താണെന്ന് ഒരാളെ ബോധിപ്പിക്കുമ്പോ തെറ്റെന്താണെന്ന് ബോധിപ്പിക്കേണ്ടി വരുന്നു. എന്തുകൊണ്ടാ അതിന്റെ ആവശ്യം വരുന്നത്? കാരണം ശരി ബോധിക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ സ്ഥാനത്ത് തെറ്റ് കയറി ഇരിപ്പുറപ്പിച്ചിരിക്കുകയാണ്. ഞാനീ കസേരി ഇരിക്കുമ്പോൾ വേറെ ആരെങ്കിലും ഒരാൾ ഇതിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ ആദ്യം തള്ളി മാറ്റണം. അല്ലാതെ സാധ്യമല്ല. അതുപോലെ തൻ്റെ ഉള്ളിൽ ഇരിപ്പുറപ്പിച്ചിരിക്കുന്നത് ഭ്രാന്തി വികല്പങ്ങളൊക്കെ ആണെങ്കിൽ അതിനെ ശരിയായ ബോധം കൊണ്ട് തള്ളി മാറ്റിയാലേ പറ്റൂ, അതിനെ തിരസ്കരിക്കേണ്ടി വരും. അതാണ് അതുകൊണ്ട് ഇവിടെ പറയുന്നു, വാക്യാഭാസ യുക്തിയാഭാസ പ്രതിപത്തര. വാക്യാഭാസങ്ങൾ കൊണ്ടുണ്ടായ ബോധം, അതായത് ശരിയായ വാക്യതാല്പര്യം ഗ്രഹിക്കാത്തതുകൊണ്ട് വന്ന ബോധം, വാക്യതാല്പര്യത്തോടോ അനുഭവത്തോടോ ചേരാത്ത യുക്തികളെ, യുക്തിയാഭാസങ്ങൾ എന്ന് പറയും, യുക്തിയായി ധരിച്ചതുകൊണ്ട് വന്ന വികല്പങ്ങൾ, ഭ്രാന്തികൾ, ഇതിനെയെല്ലാം പൂർവപക്ഷീകൃത്തി, അതിനെയാണ് പൂർവപക്ഷം എന്നൂടെ പറയുന്നത്. ഇതിനകം തന്നെ തൻ്റെ ഉള്ളിൽ ഇരിപ്പുറപ്പിച്ചിരിക്കുന്ന ചില സിദ്ധാന്തങ്ങൾ, അതാണ് ശരി. അങ്ങനെയുണ്ടല്ലോ, നമ്മൾ എന്ത് ധരിച്ചിരിക്കുന്നു, നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ധരിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അതാണ് ശരി. ഇപ്പം ഞാനെന്ത് ധരിച്ചിരിക്കുന്നു ഈ കാലത്തിൽ, എൻ്റെ മുമ്പിൽ വേറെ ഒന്നുമില്ല, അതുകൊണ്ട് ഞാനെന്ത് ധരിച്ചു അതാണ് എന്നെ സംബന്ധിച്ച് പരമാർത്ഥം. അങ്ങനെയുള്ള പരമാർത്ഥങ്ങൾ എൻ്റെ ഉള്ളിൽ ഒരുപാടുണ്ട്. പക്ഷെ അതെല്ലാം എന്താണ്? വാക്യാഭാസങ്ങളിൽ നിന്നും യുക്തിയാഭാസങ്ങളിൽ നിന്നും ഉണ്ടായ വികല്പങ്ങളും ഭ്രാന്തികളുമാണ്. അപ്പോ അതിനിവിടെ പൂർവപക്ഷം എന്ന് വിളിക്കുന്ന അതാണ്. അല്ല ഏതെങ്കിലും ഒരു വിശേഷിച്ചുള്ള ഒരു പക്ഷിയൊന്നുമല്ല, തന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന പക്ഷി തന്നെയാണ്. അതിങ്ങനെ കയറിപ്പറ്റിയിരിക്കുന്നു. ഒരുപാട് മിഥ്യാധാരണകൾ, പ്രത്യേകിച്ചും അത് ആരെല്ലാം വരുന്നത്, ഈ സത്യത്തെ അന്വേഷിക്കുന്നവർക്ക് അതിൻ്റെ സാധനങ്ങളെക്കുറിച്ചും സാധ്യത്തെക്കുറിച്ചുമുള്ള ഭ്രാന്തികൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അപ്പോൾ ആ സാധ്യ സാധനാഭ്രാന്തികൾ, അതാണ് തൻ്റെ ഉള്ളിലിരിക്കുന്ന പൂർവപക്ഷങ്ങൾ. അതിനെ എന്തു ചെയ്യുന്നു? പദവാക്യ പ്രമാണജ്ഞനായ ഋഷി ശരിയായ തത്വത്തെ തൻ്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ചുകൊണ്ട് ഉപദേശത്തിലൂടെ നിരാകരിക്കുന്നു. മുമ്പ് പറഞ്ഞവേ പൂർവപക്ഷം എന്ന് പറഞ്ഞാൽ അത്രയും ഗ്രഹിച്ചാൽ മതി. തൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള വികല്പങ്ങളും ഭ്രാന്തികളുമാണ് പൂർവപക്ഷം. അതിന് ഒന്ന് ശാസ്ത്രീയമാക്കി ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറയുമ്പോൾ എന്താണ് ഇവിടെ ബൗദ്ധനെന്നും ജൈനനെന്നും സാംഖ്യനെന്നും എല്ലാം പറയും. പൂർവപക്ഷികൃത്യ നിരാക്രിയതയെ അതിനെ നിരാകരിക്കുന്നു എന്നാണ്. ചോദിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ തത്വം എന്താണെന്ന് നിങ്ങൾ ബോധിപ്പിച്ചാൽ പോരെ, എന്തിനായി ഈ സാംഖ്യനെയും താർക്കികനെയൊക്കെ ഇവിടെ കൊണ്ടുവരുന്നത്? അത് പഴയ രീതിയിലുള്ള സാംഖ്യ താർക്കികന്മാർ ഇന്നത്തെ രീതിയിലും വരും. അത് സാംഖ്യനെന്നും താർക്കികനെന്നുമുള്ള പേരിലായിരിക്കില്ല എന്നേ ഉള്ളൂ. മറ്റു പല രീതിയിലും അവർ വരും. അവരുടെ ജോലി എന്താണ്? നമ്മുടെ ഉള്ളിൽ ഈ വികല്പങ്ങളെ ഉണ്ടാക്കുക, നമ്മുടെ ഉള്ളിൽ ഭ്രാന്തികളെ ഉണ്ടാക്കുക. ചാർവാകന്മാർ പണ്ടത്തേക്കാൾ കൂടുതലാണ്. ചാർവാകനെന്ന് പേര് തന്നെ കിട്ടിയതുകൊണ്ടാണ് അവരുടെ ആശയങ്ങൾ പെട്ടെന്ന് ജനങ്ങൾ സ്വീകരിക്കുകയും പ്രചരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു, ലോകത്തിൽ അംഗീകാരം കിട്ടി. അതുകൊണ്ട് ഈ തത്വം ഗ്രഹിക്കാതെ തന്നെ ലോകത്തിൽ അംഗീകാരം കിട്ടിയ ചാർവാക ഗുരുക്കന്മാരെന്നുണ്ട്. അവർ പറയുന്നത് കേൾക്കുമ്പോൾ അവരാരോടാ പറയുന്നത്, ആരാ ഗ്രഹിക്കുന്നത്? ഈ പദവാക്യ പ്രമാണം എന്തെന്നൊന്നും അറിയാത്ത സാമാന്യ ജനങ്ങൾ, സാധാരണക്കാർ. അപ്പൊ അവരുടെ മുമ്പിൽ ഇത് പറയുമ്പോൾ സംസ്കൃതത്തിൽ പറയുന്നതാണ്, ഭക്ഷമില്ലാത്ത നാട്ടിൽ ആവണക്കാണ് വൻവൃക്ഷം. അവിടുത്തെ അരയാൽ എന്ന് പറയുന്ന ആവണക്കൻ വൃക്ഷമാണ്. വേലിയിലൊക്കെ നട്ടിരിക്കുന്ന ആവണക്കം എന്ന് പറയുന്ന ചെറിയ കുറ്റിച്ചെടി, അതാണ് അവിടുത്തെ വൻവൃക്ഷം. അതുപോലെ ഈ പദവാക്യ പ്രമാണ ജ്ഞാനമൊന്നുമില്ലാത്ത പാമരന്മാരായ ജനങ്ങളുടെ മുമ്പിൽ ഇത്തരം ആൾക്കാർ പറയുമ്പോൾ അവരുടെ ഉള്ളിൽ വന്നുചേരുന്ന ആ വികല്പങ്ങൾ, ഭ്രാന്തികൾ, അതിനെ നിരാകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ആചാര്യൻ ശ്രമിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് അതാണ് പൂർവപക്ഷം. അല്ലാതിന് പ്രത്യേകിച്ച് സംഖ്യനെന്നോ തർക്കീയനെന്നോ എന്ന് പറഞ്ഞുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. അത് ഇന്നും മനുഷ്യന്റെ ഉള്ളിലുള്ള വികല്പങ്ങൾ തന്നെയാണ്. അതിനോടെ നിരാകരിക്കുന്നുവോ എന്ന് ഇതിന്റെ വാച്ചില്ലേ. പൂർവപക്ഷി കടത്തിയ നിരാക്രിയന്റെ വാച്ചില്ലെങ്കിൽ ഞാനിവിടെ ഇരിക്കും, ഇവിടെ നിന്ന് ആർക്കും എഴുന്നേറ്റ് പോകാൻ പറ്റത്തില്ല. എനിക്ക് പ്രശ്നമൊന്നുമില്ല. തത്ര സാംഖ്യാഹ, സംഖ്യന്മാർ പറയുന്നു. എന്താണോ സംഖ്യന്മാരുടെ പറയുന്നു, പ്രധാനം ത്രിഗുണം അചേതനം ജഗത കാരണമിതി മന്യമാനാഹ. പിന്നെ സംഖ്യന്മാർ എന്താ പറയുന്നത്? പ്രധാനം, പ്രധാനമെന്ന് ചിലടത്ത് പറയും, ചിലടത്ത് പ്രകൃതി എന്ന് പറയും, പല പേരുകളിൽ പറയും. ചിലത് സത്വ രജസ്തമോ ഗുണങ്ങളുടെ സാമ്യാവസ്ഥ എന്ന് പറയും. ത്രിഗുണമാണ്, അചേതനമാണ്, അത് ജഗത കർണവിധി മന്യമാനാഹ ആവും. അവർ പറയുന്നു ഇത് ഇന്നത്തെ ഭൗതികവാദം പോലെ ഈ പ്രപഞ്ചത്തിന് കാരണം എന്താണ്? അത് ഈ പ്രപഞ്ചത്തിൽ തന്നെയാണ്, ഭൗതികമാണ് ഈ പ്രപഞ്ചം. അപ്പോൾ ഇതിൻ്റെ കാരണവും ഭൗതികമായ എന്തോ ഒന്നാണ്. അവരവിടെ ഒരു ചൈതന്യത്തെ കൊണ്ടുവരുന്നില്ല കാരണമായിട്ട്. അതുതന്നെയാണ് ഇന്നത്തെ ഭൗതികവാദം തന്നെയാണ് പഴയ സാംഖ്യം എന്ന് പറയുന്നത്. അവർ അചേതനമായിരിക്കുന്ന, ജഡമായിരിക്കുന്ന ഈ പ്രകൃതിയിൽ തന്നെ ഈ പ്രകൃതിയുടെ കാരണത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. അതിന് ഇന്നെന്താ ചെയ്യുന്നത്? ബാഹ്യമായി വസ്തുക്കളെല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കുന്നു. എങ്ങനെയാണ് ഇതിന്റെ കാരണത്തെ ഇനി കണ്ടെത്താൻ പറ്റുമോ? പഴയകാലത്ത് അങ്ങനെ ചെയ്തു, അങ്ങനെ ബാഹ്യമായ പരീക്ഷണ നിരീക്ഷണങ്ങളൊന്നുമില്ല. അവർ ചെയ്തെന്താണ്? അതിനെക്കുറിച്ചുള്ള ഏകാഗ്രമായ മനനം, അതാണ് അവർ തപസ് എന്ന് പറയുന്നത്. അതാണ് അവരനുഷ്ഠിച്ചത്. എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളതിന് അവർ ചിന്തിച്ചു. അതാണ് ഇന്നും ചിന്തിക്കുന്നുണ്ട്, പക്ഷെ ബാഹ്യമായ പരീക്ഷണങ്ങളുടെ സഹായത്തോടുകൂടി. അന്നതല്ല, പരീക്ഷണങ്ങളെല്ലാം ആന്തരികം തന്നെ. അതാണ് സാംഖ്യവും യോഗവും എന്ന് പറയുന്നത്. എല്ലാം വന്നത് അവരെന്താണ് പറയുന്നത്? യാനി വേദാന്തവാക്യാനി സർവജ്ഞസ്യ സർവശക്തേഃ ബ്രഹ്മണോ ജഗത് കാരണത്വം ദർശയന്തി ഇത്യവോചഃ താനി പ്രധാന കാരണപക്ഷേവി യോജയിതും ശക്യന്തി. ഇവിടെ വേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്നവർ അവരെന്താ പറയുന്നത്? സർവജ്ഞനും സർവശക്തനുമായ ബ്രഹ്മമാണ് ജഗത്തിന് കാരണമായിരിക്കുന്നത് എന്ന് പറയും. സർവജ്ഞനും സർവശക്തനുമായ ബ്രഹ്മമാണ് ജഗത്തിന് കാരണമെന്ന് അന്ന് മാർഗം സ്വീകരിക്കാൻ പ്രയാസമാണ്, ഇന്നും പ്രയാസമാണ്. എന്തുകൊണ്ടാണ് എന്ന് പറയുന്നത്? അങ്ങനെ സർവജ്ഞനും സർവശക്തനുമായ ഒരാൾ ഇരുന്ന് ഈ ജഗത്തിനെ സൃഷ്ടിച്ചത് ആരും കണ്ടിട്ടില്ല. ഇനി അങ്ങനെ ഒരാളെ സൃഷ്ടിച്ചെങ്കിൽ ചുരുങ്ങിയ പക്ഷെ ഇന്ന് കാണേണ്ടതാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്തിരുന്ന് ഒരാൾ ഈ സൃഷ്ടി തുറന്നുകൊണ്ടേയിരിക്കുന്നു. കാരണം സൃഷ്ടി ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ കൺമുമ്പിൽ കാണുന്നത് സൃഷ്ടിയാണ്, അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇവിടെ സർവജ്ഞനോ സർവശക്തനോ ആയ ഒരാളിരുന്ന് ഇത് ചെയ്യുന്നതായിട്ട് ആർക്കും പ്രത്യക്ഷമല്ല. അതുകൊണ്ട് അങ്ങനെ ഒരാൾ അംഗീകരിക്കാൻ പറ്റത്തില്ല. അവിടെ വേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്നവർ പറയുന്നു ശരിയാണ്, ഇന്ന് നിങ്ങളുടെ കൺമുമ്പിലിരുന്ന് ആരും സൃഷ്ടിക്കുന്നില്ല. പക്ഷേ ഇത് ശ്രുതി പറയുന്നു, വേദത്തിൽ പറയുന്നു, സർവജ്ഞനും സർവശക്തനുമായ ഒരുവനാണ് സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുകൊണ്ട് അത് സ്വീകരിക്കാവുന്നതാണ്. എന്നാണ് വേദാന്തവാക്യാനി സർവജ്ഞസ്യ സർവശക്തി ബ്രഹ്മണോ ജഗത് കാരണത്വം പ്രദർശയന്തി. ദർശയന്തി എന്ന് വെച്ചാൽ അതിങ്ങനെ വെളിപ്പെടുത്തുകയാണ്. ശ്രുതി എന്ന് പറയുന്നത് എന്താണ്? ഋഷിമാരുടെ വെളിപ്പെടുത്തലാണ്. അതിനെക്കുറിച്ച് ഏകാഗ്രമായ തപസ്സിലൂടെ അവർ കണ്ടെത്തിയ കാര്യമാണ്. വിദ്യാഭോചഃ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു കാര്യം, സർവജ്ഞനും സർവശക്തനുമായ ഈശ്വരൻ തന്നെയാണ് ജഗത്തിനെ സൃഷ്ടിച്ചത്. അക്കാര്യത്തിൽ സാംഖ്യന്മാർക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, അവർ അംഗീകരിക്കുന്നു. പക്ഷേ സർവജ്ഞനും സർവശക്തനുമായ ആ ഈശ്വരന്റെ സ്വരൂപം എന്താണ്? അവിടെയാണ് വാക്കുകളിലല്ല, വാക്കുകളുടെ താല്പര്യം എന്താണ്, വാക്കുകളുടെ നിർവചനം എന്താണ്, അവിടെയാണ് അഭിപ്രായ വ്യത്യാസം. ആരാണ് സർവജ്ഞനും സർവശക്തനുമായ ഈശ്വരൻ? അവിടെ സാംഖ്യൻ പറയുന്നു അത് ജഡപ്രകൃതിയാണ് ഈശ്വരൻ, പ്രധാനം തന്നെയാണ് ഈശ്വരൻ. ഇവിടെ ഔപനിഷദന്മാരെന്താ പറയുന്നത്? ആ ഈശ്വരൻ എന്ന് പറയുന്നത് ജഡപ്രകൃതിയല്ല, മറിച്ച് അവരതിന് പുതിയൊരു പേരിട്ട് വിളിക്കുന്ന എന്താണ്? അത് ബ്രഹ്മമാണ്. രണ്ടു തമ്മിൽ എന്താ വ്യത്യാസം? അതിൻ്റെ സ്വരൂപത്തിൽ വ്യത്യാസമുണ്ട്, അതിൻ്റെ നിർവചനങ്ങളിൽ ഭേദമുണ്ട്. ഒന്നിനെ എങ്ങനെ നിർവചിക്കുന്നു? അത് ജഡമായി, മറ്റൊന്നിനെ എങ്ങനെ നിർവചിക്കുന്നു? ചേതനായി. ആ വ്യത്യാസം, ആ വ്യത്യാസമേ ഉള്ളൂ. അപ്പോ ഇവിടെ സംഖ്യന്മാർ പറയുന്ന എന്താണ്? പ്രധാന കാരണ പക്ഷേ യോജയിതും ശക്യന്തേ. പ്രധാനത്തന്നെ കാരണമായി എടുക്കുക, അതിനെ നമുക്ക് സർവജ്ഞനും സർവശക്തനുമെല്ലാം ആയി മനസ്സിലാക്കാം. അതാണ് സൃഷ്ടിച്ചതെന്നാണ്. അപ്പോൾ അവിടെ അതെങ്ങനെ സംഭവിക്കും? ജഡം എങ്ങനെ സർവജ്ഞനും സർവശക്തനുമാകും? ജ്ഞാനം എന്ന് പറയുന്നത് ചേതനന്റെ സ്വരൂപമോ അല്ലെങ്കിൽ ചേതനന്റെ ധർമ്മമോ ആകാം. അതെങ്ങനെ ജഡം എന്ന് പറയുമ്പോൾ ജ്ഞാനത്തിന് നേരെ വിരോധിയാണ്. ജഡം എങ്ങനെ ചേതന സ്വരൂപമാവും? ജഡത്തിൽ എങ്ങനെ ചൈതന്യം എന്ന് പറയുന്ന ധർമ്മം പ്രത്യക്ഷപ്പെടും? ചാർവകന്മാരും മറ്റും അത് പറയുന്നുണ്ട്, പക്ഷെ അത് യുക്തിക്ക് നിരക്കുന്ന കാര്യമില്ല, അനുഭവത്തിന് നിരക്കുന്ന കാര്യമില്ല, ശ്രുതി അത് അംഗീകരിക്കുന്നുമില്ല. എന്നാലും സംഖ്യന്മാർ പറയുന്നു പ്രധാനം സർവജ്ഞനും സർവശക്തനുമാണ്. അതെങ്ങനെയാണ് പറയുന്നത്? പറയുന്നു സർവശക്തിത്വം താവത് പ്രധാനസ്യാപി സ്വവികാര വിഷയം ഉപപദ്യതേ ഏവ സർവജ്ഞത്വം ഉപപദ്യതേ. സർവശക്തിത്വം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ബ്രഹ്മം സർവശക്തനെന്ന് പറയുന്നത്? ഈ കാണുന്ന സർവത്തെയും സൃഷ്ടിക്കുന്നതിനുള്ള ശേഷി അതിലുള്ളത് കൊണ്ടാണ്. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാണല്ലോ ഈ സർവം എന്ന് പറയുന്നത്. അതിനെല്ലാം ഈ രൂപത്തിൽ ഇങ്ങനെ ആക്കി തീർക്കുന്നതിനുള്ള ശേഷി അതിനകത്തുണ്ട്. പറയുന്നു പ്രധാനമാണ് സ്വയം പരിണമിച്ചുകൊണ്ട് തത്വാന്തരങ്ങളായി പരിണമിച്ചുകൊണ്ട് ഈ രൂപത്തിലൊക്കെ ആക്കിയത്. ഇതിന് അതിന് ശക്തിയില്ലാതെ സാധിക്കുമോ? അത് പ്രധാനമാണെന്ന് നിങ്ങൾ എങ്ങനെ തീരുമാനിച്ചു? കാരണം പാല് ജഡമായ വസ്തുവാണ്, അത് തത്വാന്തരമായി പരിണമിക്കുന്നു. ആ ഒരു വസ്തു തന്നെ എന്ത് ചെയ്യുന്നു? അത് തൈരായി എന്താണ് നെയ്യായി വെണ്ണയായി പല സാധനങ്ങളുമായി മാറി. അവിടെ പരിണാമം സംഭവിക്കുന്നുണ്ടല്ലോ, അതെന്താ? ചൈതന്യമാണോ? അല്ല, അത് ജഡമായ ഒരു വസ്തുവാണ്. അല്ല, നമ്മളിന്ന് പറയും അതിനകത്ത് ബാക്ടീരിയകൾ ഉണ്ടായി അതൊക്കെ പരിണമിച്ചു, ആ രീതിയിലല്ല പറയുന്നത്. ഇവിടെ ആ വസ്തു എന്ന് പറയുന്നത് ജഡമായ ഒരു വസ്തുവാണ്. ആ വസ്തു തത്വാന്തരമായി പരിണമിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ അത് തന്നെയാണ് സർവത്ര സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഇവിടെ പരിണമിക്കുന്നു. വിത്ത് വൃക്ഷമായി പരിണമിക്കുന്നു, അതാദ്യം അങ്കുരമായി, പിന്നെ അത് വൃക്ഷമായി, പല ഭാഗങ്ങളുമുണ്ട്, വീണ്ടും വിത്തായി, വീണ്ടും അങ്കുരമായി, വൃക്ഷമായി. ഈ പരിണാമം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നിത്യപരിണാമ സ്വരൂപമാണ് ഈ പ്രകൃതിക്ക്. അതുകൊണ്ട് അതിനെ അങ്ങ് സ്വീകരിക്കുക എന്നാണ്. അങ്ങനെ പരിണമിക്കുന്നതിനുള്ള ശക്തി അതിലുള്ളത് കൊണ്ടാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ കാണപ്പെടുന്നത്. അപ്പൊ അത് സർവശക്തിമത്താണ്. സർവശക്തിത്വം താവത് പ്രധാനസ്യ സ്വവികാര വിഷയം ഉപപദ്യത്തെ. സർവജ്ഞത്വം അഭിവദ്ധ. ഇനി സർവജ്ഞത്വം എങ്ങനെയെന്ന് ചോദിക്കും? ജഡമായിരിക്കുന്നേ. എനിക്ക് പറയാം ഞാൻ സർവജ്ഞനാണെന്നുണ്ട്, എന്റെ ഉള്ളിൽ അറിവുണ്ട്. പുസ്തകത്തിന് സർവജ്ഞനാണെന്ന് പറയാൻ പറ്റും? അത് ജഡമാണ്, അതിൽ ജ്ഞാനം കാണുന്നില്ല. പറയുന്നു അങ്ങനെയല്ല, പ്രകൃതിയിൽ തന്നെയാണ് സർവജ്ഞത്വം. എങ്ങനെയാണ്? കഥം എത്ത് ജ്ഞാനം മന്യസേ സത്വധർമ്മ സത്വ സഞ്ജായതേ ജ്ഞാനം ഇതി സ്മൃതേ. നിങ്ങൾ ശ്രുതികളെയും സ്മൃതികളെയൊക്കെ സ്വീകരിക്കുന്നവരാണല്ലോ. ഈ ജ്ഞാനം എന്ന് പറയുന്നത് എന്തിന്റെ ധർമ്മമാണ്? സത്വം രജസ് തമസ് എന്ന് പറയുന്ന ഈ മൂന്ന് ഗുണങ്ങളിൽ സത്വത്തിന്റെ ധർമ്മമാണ് ജ്ഞാനം. അതെല്ലാവരും സ്വീകരിക്കുന്ന കാര്യമാണ്. സംഖ്യന്മാർ പറയുന്നു സത്വത്തിന്റെ വൃദ്ധിയാണ്, സത്വത്തിന്റെ പരിണാമമാണ് ജ്ഞാനം. ജ്ഞാനം ലഘുപ്രകാശകം എന്നെല്ലാം സംഖ്യന്മാരും പറയും. പ്രകാശനശീലമാണ്, സത്വത്തിന്റെ സ്വഭാവമാണ്. അപ്പൊ ജ്ഞാനം എന്ന് പറയുന്നത് സത്വത്തിന്റെ പരിണാമവുമല്ല, അതെവിടെ സംഭവിക്കുന്നു? പ്രകൃതിയിൽ. അപ്പൊ പ്രകൃതിയല്ലേ ജ്ഞാനി? ഈ കാണുന്ന സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ കുറിച്ചുള്ള എല്ലാ ജ്ഞാനം ആ പ്രകൃതിയുടെ ഭാഗമായിരിക്കുന്ന സത്വത്തിന്റെ ആവിർഭാവമാണ്. അതിനെന്തിനാ അവിടെ ഒരു ബ്രഹ്മത്തിന്റെ ആവശ്യം തോന്നുന്നു? അല്ലെങ്കിൽ ഇതെല്ലാം അസംബന്ധം എന്ന് പറയുന്നത് എന്താണ്? സത്വ സഞ്ജായതി ജ്ഞാനം എന്ന ആസ്തികന്മാരായ നിങ്ങൾക്കത് പറയാൻ പറ്റുമോ? അതിന് സംഖ്യം ചോദിക്കുന്നു. ജ്ഞാനം മന്യസേ സസത്വധർമ്മ സത്വ സഞ്ജായതി ജ്ഞാന ഇതി സ്മൃതേഹേ. അപ്പൊ ഈശ്വരനാരായി? പ്രധാനം തന്നെയാണ്, ജ്ഞാനമുണ്ട്, സർവശക്തിത്വമുണ്ട്. തേനജ സത്വധർമ്മേണ ജ്ഞാനേന കാര്യകാരണബന്ധ പുരുഷാഹ സർവജ്ഞാഹ യോഗന പ്രസിദ്ധാഹ. പറയുന്നതിന് ഞങ്ങൾ മാത്രം പറയുന്നതല്ല, യോഗശാസ്ത്രം എന്ന് പറയുന്ന ഒരു ശാസ്ത്രമുണ്ട്. അതിൽ ചർച്ച ചെയ്യുന്നുണ്ട് എങ്ങനെ സർവജ്ഞനാകാം എന്നുള്ള കാര്യം. അപ്പോൾ യോഗികൾക്ക് പല അഭ്യാസങ്ങളും പറയുന്നു. അഭ്യാസങ്ങളിലൂടെ അവർക്ക് സത്വവൃദ്ധിയുണ്ടാകുന്നു. അവർക്ക് പലതരത്തിലുള്ള അലൗകിക ജ്ഞാനങ്ങളുണ്ടാകുന്നു. ഭൂത ഭാവികളെക്കുറിച്ച്, സൂര്യചന്ദ്രന്മാരെക്കുറിച്ച്, പരമാണുവിനെക്കുറിച്ച്. അവർ സർവജ്ഞന്മാരായി ആ ശാസ്ത്രത്തിൽ പ്രസിദ്ധമാണ്. അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാ അതുണ്ടായിരുന്ന? അവിടെ പറയുന്നത് സത്വധർമ്മം കൊണ്ടാണ് ഉണ്ടായിരുന്ന പറയുന്നു. അല്ലാതെ ബ്രഹ്മത്തിന്റെ ജ്ഞാനമൊന്നല്ല പറയുന്നു. അവർ ബ്രഹ്മത്തെ അങ്ങനെ അംഗീകരിക്കുന്നുകൂടിയില്ല. അവരംഗീകരിച്ചിരിക്കുന്ന ആരെയാണ്? പുരുഷന്മാരെയാണ്. പക്ഷെ ഞാൻ അവർക്ക് എവിടെ നിന്ന് കിട്ടി? അത് സത്വത്തിൽ നിന്ന്. തേനച്ച സത്വധർമ്മേണ ജ്ഞാനേന കാര്യകാരണവന്ത പുരുഷാഹ. ജ്ഞാനം കൊണ്ട് സർവജ്ഞാഹാര് കാര്യകരണങ്ങളുള്ള പുരുഷന്മാർ, കാര്യമായ ശരീരത്തെയും കർണങ്ങളെയെല്ലാം ആശ്രയിച്ചിരിക്കുന്ന പുരുഷന്മാര്, സത്വധർമ്മേണ ജ്ഞാനേന, സത്വധർമ്മമായിരിക്കുന്ന സത്വപരിണാമമായിരിക്കുന്ന ജ്ഞാനം കൊണ്ട് പറയുന്ന സത്വം ഹി പ്രകാശശീലം നിരതിശ ഉത്കർഷം സർവജ്ഞതാ. സർവജ്ഞതയ്ക്ക് ഭീതമായിരിക്കുന്നത് അവരുടെ, അത് പറഞ്ഞിരിക്കുന്നു, നിരതിശയും സർവജ്ഞതാ ഭീതം ബീജം എന്ന് പറഞ്ഞിരിക്കുന്നു. അവരിലിരിക്കുന്ന ആ നിരതിശയമായ ജ്ഞാനം സത്വത്തിന്റെ ആധിക്യം കൊണ്ടാണ്. അത് പറയുന്നു. ഇത് ഓടുന്നുമില്ലേ? അപ്പൊ നിരതിശയമായ ജ്ഞാനം, അത് ഇവിടെ സത്വധർമ്മം കൊണ്ട് യോഗികളിലുണ്ട് എന്ന് യോഗശാസ്ത്രങ്ങളിൽ പ്രസിദ്ധമായിരിക്കുന്നു. സത്വശ്രീ നിരതിശയ ഉത്കർഷ സർവജ്ഞത്വം പ്രസിദ്ധ. സർവജ്ഞത്വം പ്രസിദ്ധമെന്ന് വെച്ചാൽ ശാസ്ത്രത്തിൽ പ്രസിദ്ധമെന്നോ? ശാസ്ത്രം അങ്ങനെ യോഗ സൂത്രങ്ങളത് പറയുന്നുണ്ടല്ലോ. എങ്ങനെ അലൗകികമായ സിദ്ധികൾ ഉണ്ടാക്കാം, അവിടെ എങ്ങനെ ജ്ഞാനസിദ്ധി ഉണ്ടാകുന്നു, ഒരുവനെങ്ങനെ സർവജ്ഞനാകുന്നു, അതിനൊക്കെ പരിമിതികളും അതെല്ലാം യോഗശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. എന്നാലും ലൗകികമായ മനുഷ്യരെ അസാധ്യമായിരിക്കുന്ന സർവജ്ഞത്വം യോഗിച്ച് പറയുന്നുണ്ട്. ഭൂത ഭവിഷ്യ ജ്ഞാനങ്ങളെക്കുറിച്ചും മറ്റും അതെല്ലാം എങ്ങനെ സംഭവിക്കുന്നു? സത്വസ്യ നിരതിശയം കൊണ്ട് പ്രസിദ്ധം. എന്നാ കേവലസ്യ അകാര്യകരണസ്യ പുരുഷസ്യ ഉപലബ്ധിമാത്രസ്യ സർവജ്ഞത്വം ഗിഞ്ഞിജ്ഞത്വം വാ കൽപ്പയിത് ശക്തി. പുരുഷനെന്ന് പറയുന്നത് എന്താണ്? അത് കാര്യമോ കർണമോ അല്ല, കാര്യകരണരൂപത്തിലുള്ളതല്ല പുരുഷൻ. അതെന്താണ്? ഉപലബ്ധി മാത്രം, കേവല ചേതനൻ ആണ്, ചൈതന്യ സ്വരൂപനാണ്. സംഖ്യന്മാരും പറയുന്ന എന്താണ്? പുരുഷൻ ചിതിശക്തിയാണെന്ന് പറയുന്നു. അത് കേവല ചിത്താണ് പുരുഷൻ. അങ്ങനെയുള്ള ആ പുരുഷനിൽ എങ്ങനെ സർവജ്ഞത്വം വരും, എങ്ങനെ അല്പജ്ഞത്വം വരുമ്പോൾ കൽപ്പയിതും സഖ്യം. കാരണം പുരുഷനെയും നിർഗുണന്മാരായിട്ടാണ് സ്വീകരിച്ചിരിക്കുന്നത്. നിർഗുണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഗുണങ്ങളൊന്നുമില്ല. സർവജ്ഞത്വം അല്പജ്ഞത്വം തുടങ്ങിയ ഗുണങ്ങളൊന്നുമില്ല. പിന്നെ എന്താണ്? അത് ജ്ഞാനസ്വരൂപനാണ്, ചിതിശക്തിയാണ്. അത് സംഖ്യന്മാർ സ്വീകരിച്ചിരിക്കുന്നു. അവിടെ എങ്ങനെ സർവജ്ഞത്വം മറ്റും വരും? ഇനി അദ്വൈതി പറയുന്നതനുസരിച്ചാണെങ്കിലോ, അദ്വൈതിയുടെ ബ്രഹ്മമാണെങ്കിൽ പൂർണ്ണ നിർഗുണമാണ്, അതിലെങ്ങനെ വരും സർവജ്ഞത്വം? സർവശക്തിത്വം അതിനും വരത്തില്ല. ഇപ്പൊ ഏത് രീതി ചിന്തിച്ചാലും വരെ സർവജ്ഞത്വവും സർവശക്തിത്വവും എല്ലാം പ്രധാന, അല്ലെങ്കിൽ പ്രകൃതിയിലെ വരത്തുള്ളൂ. എന്നാണ് ത്രിഗുണ. അതാണ് ഭൗതികം ശാസ്ത്രവും പറയുന്നതല്ലേ. അവർ പറയുന്ന എന്താണ്, ഈ ജ്ഞാനത്തിൻ്റെയും മറ്റും കാരണമായിരിക്കുന്ന എന്താണ്, ഭൗതികമായ യാഥാർത്ഥ്യങ്ങളാണ്. നമ്മുടെ ബ്രെയിൻ അതിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ഉള്ളിൽ ജ്ഞാനം ഉണ്ടാകുന്നത്. അല്ലാതെ ജ്ഞാനത്തിൽ നിന്ന് എവിടെയെങ്കിലും ബ്രെയിൻ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. തിരിച്ചാ സംഭവിക്കുന്നത്. അതിനുള്ള സൂക്ഷ്മമായ കോശങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് അവിടെ ബോധം പ്രകടമാകുന്നു. അത് തന്നെയാണ് ഇവരും പറയുന്നത്, പ്രധാനത്തിലാണ് അതിനവർ സത്വം എന്ന് പറയുന്നു. ഇവിടെ വേറെ രീതി പറയും, സത്വത്തിൽ നിന്ന് ജ്ഞാനം ഉണ്ടാകുന്നു. ത്രിഗുണത്വത് പ്രധാനസ്യ സർവജ്ഞാന കാരണഭൂതം സത്വം പ്രധാനാവസ്ഥായാമ വിദ്യതൈരി പ്രധാനസ്യ അചാതനസ്യ ഏവ സദ സർവജ്ഞത്വ ഉപജയതി. പ്രധാനം എന്ന് പറയുന്ന എന്താണ്? ത്രിഗുണാത്മകമാണ്. അതെന്താണ്? സർവജ്ഞാന കാരണഭൂതമായ സത്വം. അതവിടെയുണ്ട് സത്വം എന്ന് പറയുന്നത്. പിന്നെ ഈ സൃഷ്ടി സംഭവിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ തന്നെയാണ് പ്രളയം എന്ന് പറയുന്നത്. സൃഷ്ടിക്ക് ശേഷം സംഭവിക്കുന്നു അത് തന്നെയാണ്. അപ്പോൾ ഈ സൃഷ്ടി എന്ന് വെച്ചാൽ ജഗത് സൃഷ്ടി, താനി കാണുന്ന സൃഷ്ടിയല്ല, ജഗത് സൃഷ്ടി എന്ന് പറയും. കാരണം നേരത്തെ ഒന്നുണ്ടോ പ്രശ്നത്തിൽ, അവിടെ ഹിരണ്യഗർഭനെ സൃഷ്ടിച്ചു, പിന്നെ ഓരോന്നിങ്ങനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നു. അങ്ങനെയുള്ള ആ ജഗത് സൃഷ്ടിക്ക് മുമ്പ് എന്താ ഉണ്ടായിരുന്നത്? പ്രധാനത്തിന്റെ സാമ്യാവസ്ഥ. പ്രധാനം അത് തന്നെ സാമ്യാവസ്ഥ, പ്രകൃതിയുടെ സാമ്യാവസ്ഥ തന്നെ പ്രധാനം എന്ന് പറയുന്നു. അതെന്താണ്? സത്വരജസ്തമോ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ്. അവിടെ സത്വമുണ്ട്, സത്വമുള്ളതുകൊണ്ട് അവിടെ ജ്ഞാനവുമുണ്ട്. കാരണം സൃഷ്ടിക്കണമെങ്കിൽ സൃഷ്ടിക്കുന്നവന് സൃഷ്ടിക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടായിരിക്കണം. സൃഷ്ടിയെക്കുറിച്ചുള്ള ജ്ഞാനം, ഉപാദാനം, നിമിത്തം, ഇതിനെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാവണം. അവിടെ സൃഷ്ടിക്കുന്ന ആരാണ് പ്രധാനം? പ്രധാനം സൃഷ്ടിക്കുന്ന മുമ്പ്, അതായത് പ്രളയാവസ്ഥയിൽ സത്വം രൂപത്തിൽ നിലനിൽക്കുന്നതുകൊണ്ട് അവിടെ ജ്ഞാനത്തോടുകൂടി നിലനിൽക്കുന്നു. അതുകൊണ്ട് സൃഷ്ടിക്കാൻ കഴിയുന്നു. സൃഷ്ടിക്കുന്നതിനുള്ള ജ്ഞാനം അപ്പോഴും ഉണ്ടെന്നും, അല്ലാതെ പ്രളയമല്ലേ സാമ്യമല്ലേ അവിടെ എങ്ങനെ ജ്ഞാനം ഉണ്ടാകും എന്നൊന്നും ചോദിക്കരുത്. അവിടെ ജ്ഞാനം ഉണ്ടെന്നാണ്. അതാണ് ത്രിഗുണത്വത്ത് പ്രധാനസ്യ. പ്രധാനം ത്രിഗുണാത്മകമാണ്. സർവജ്ഞാന കാരണഭൂത സത്വം, സർവജ്ഞാനത്തിനും കാരണമായിരിക്കുന്ന സത്വം പ്രധാനാവസ്ഥായാമവി. പ്രധാനാവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? പ്രളയത്തിൽ പ്രകൃതി സത്വരജസ്തമോ രൂപത്തിൽ സാമ്യാവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നു. അതിന് സംഖ്യന്മാർ പറയുന്നു ഉദ്രേകം അത് സംഭവിക്കണം എന്ന് വെച്ചാൽ ഏറ്റക്കുറച്ചിൽ സംഭവിക്കണം. അതിന് ഒന്ന് കൂടണം, ഒന്ന് കുറയണം, അല്ല ബാലൻസ് തെറ്റണം. ആ ബാലൻസ് തെറ്റുമ്പോഴാണ് സൃഷ്ടി സംഭവിക്കുന്നത്. അതെങ്ങനെയോ തെറ്റാതിരിക്കുന്നു, എങ്ങനെ എന്ന് പറയാൻ പറ്റില്ല, അതങ്ങനെ ഇരിക്കുന്നു. അത് സാമ്യാവസ്ഥ. പക്ഷെ അവിടെ ഈ സത്വമുണ്ട്. അതാണ് പ്രധാനാവസ്ഥയാം അവി വിദ്യതേതി പ്രധാനസ്യ അച്ഛേദന ശിവ സദ സർവജ്ഞത്വം. അതുകൊണ്ട് പ്രധാനമായ അച്ഛേദനമായിരിക്കുന്ന ആ സത് വസ്തു അതാണ് സർവജ്ഞൻ. അതാ എന്ന് സർവജ്ഞത്വം ഉള്ളതുകൊണ്ടാണ് ഈ സൃഷ്ടി സംഭവിച്ചത് എന്നാണ്. വേദാന്തവാക്യേഷു അവശ്യം ചത്വയാവി സർവജ്ഞം ബ്രഹ്മ അഭ്യുപവച്ചത. സർവജ്ഞാനി ശക്തിമത്വനൈവ സർവജ്ഞത്വം അഭ്യുപഗന്ധവ്യം പറയുന്നു. ഇനി അല്ല, ഞങ്ങൾ നിങ്ങളീ പറയുന്നത് നിസ്വീകരിക്കുന്നില്ല. എന്തുകൊണ്ട്? ഞങ്ങളുടെ വേദത്തിൽ പറഞ്ഞിരിക്കുന്നു അവിടെ ഈശ്വരനാണ്. അതിന് പ്രമാണങ്ങളുണ്ട്. തദക്ഷത ബഹുസ്യാം പ്രജായേയ എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ഈശ്വരനാണ്. സർവജ്ഞനായ ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാലോ എന്നാണോ? വേദാന്ത വാക്യേഷു അവശ്യം ചത്വയാവി സർവജ്ഞം ബ്രഹ്മ അഭ്യുപഗച്ഛത. സർവജ്ഞാന ശക്തിമത്വേനൈവ സർവജ്ഞത്വം അഭ്യുഗന്ധവ്യം. അപ്പോൾ സർവജ്ഞാനവും സർവശക്തിയുമുള്ള ബ്രഹ്മം സൃഷ്ടിച്ചു. ആ പ്രളയത്തിന് ശേഷം ഉള്ള സൃഷ്ടിയെക്കുറിച്ച് പറയുകയാണ്. അതെല്ലാം ബ്രഹ്മത്തിനുണ്ട് എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരും. എന്ന് വെച്ചാൽ രണ്ട് കാര്യം അംഗീകരിക്കേണ്ടി വരും. സർവജ്ഞാനവും സർവശക്തിയും ബ്രഹ്മത്തിൽ സ്വീകരിക്കേണ്ടി വരും. അത് ശരിയാകത്തില്ല. എന്തുകൊണ്ട്? നഹി സർവവിഷയജ്ഞാനം കർവദേവ ബ്രഹ്മവർത്തതേ. നിനക്കൊന്ന് സ്വീകരിക്കേണ്ടി വരും, ബ്രഹ്മമെന്ന് പറയുന്നത് എന്താണ്? സദാ സർവവിഷയത്തെയും കുറിച്ചുള്ള ജ്ഞാനത്തോടുകൂടി ഇരിക്കുന്നതാണ്. എന്നുവെച്ചാൽ സദാ ഉണർന്നിരിക്കുന്നതാണ്. നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ അല്പസ്വല്പം കാര്യങ്ങളെ അറിയാവും. ബ്രഹ്മ ഉണർന്നിരിക്കുമ്പോൾ അങ്ങനെയല്ല. സർവവിഷയങ്ങളെക്കുറിച്ചുള്ള, അണ്ടകടാഹങ്ങളെക്കുറിച്ചുള്ള, പരമാണു മുതൽ മഹാമേരു വരെയുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചുള്ള ആ ബോധത്തോടുകൂടി ഇരിക്കുന്നു. എവിടെ എന്ത് സംഭവിക്കുന്നു എല്ലാം അറിയാം. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെക്കുറിച്ച് അങ്ങനെ ഉണർന്നിരിക്കുന്നവർ ബ്രഹ്മ സൃഷ്ടിച്ചു എന്ന് പറയേണ്ടി വരും. പറയുന്നതാണ് അകശുദ്ധ അബദ്ധമാണ്, വെറും കൽപ്പനയാണത്. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ജ്ഞാനത്തോടുകൂടി ഒരു ബ്രഹ്മം ഉണർന്നിരിക്കുക എപ്പോ അവിടെ സാധ്യമല്ല. എന്തുകൊണ്ട്? തഥാഹി ജ്ഞാനസ്യ നിത്യത്വേ ജ്ഞാനക്രിയാം പ്രതി സ്വാതന്ത്ര്യം ബ്രഹ്മണോ ഹീയേത. ചോദിക്കുന്നു, അങ്ങനെ ഒരു ജ്ഞാനം എന്ന് പറയുന്നത് ബ്രഹ്മത്തിൽ സദാ ഉണ്ടോ? നിത്യമാണോ അത്? ബ്രഹ്മം നിത്യമായിരിക്കുന്നത് പോലെ ബ്രഹ്മത്തിൽ ഒരു ജ്ഞാനം നിത്യമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിന് ഈ ജ്ഞാനത്തിൽ യാതൊരു സ്വാതന്ത്ര്യമില്ലെന്ന് വരും. രണ്ട് നിത്യപദാർത്ഥങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഒന്നിനും മറ്റൊന്നിനും കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. ഒന്നിനും മറ്റൊന്നിനും യാതൊരു സ്വാതന്ത്ര്യമുണ്ട്. രണ്ടും നിത്യമാണ്, ഒരുപോലെ തന്നെ. രണ്ടും തുല്യ ബലമുള്ളവരാണ്, തുല്യശക്തികളാണ്. അങ്ങനെ സ്വീകരിക്കേണ്ടി വരും. അത് സ്വീകരിച്ചാൽ ഒരുപാട് കുഴപ്പങ്ങൾ വരും. ബ്രഹ്മം സദാ ജ്ഞാനത്തോടുകൂടിയിരിക്കുന്നു. അപ്പൊ സൃഷ്ടിയുടെ ജ്ഞാനമാണെങ്കിൽ സദാ സൃഷ്ടി തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കണം, അതിനവസാനം വരത്തില്ല. പ്രളയമാണെങ്കിൽ സദാ പ്രളയം തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കണം, അതിനവസാനം വരത്തില്ല. എന്തുകൊണ്ട്? നിത്യജ്ഞാനമാണ്. ജ്ഞാനത്തിനനുസരിച്ചല്ലേ പ്രവൃത്തി വരും? അറിവിനനുസരിച്ച് പ്രവൃത്തി വേണ്ടേ? നമ്മളെയൊക്കെ സംബന്ധിച്ച് അറിയുന്ന ഒന്നും പ്രവൃത്തി വേറൊന്നുമാണ്. ഈശ്വരനത് പറ്റുമോ? അതുകൊണ്ട് ജ്ഞാനസ്യ നിത്യത്തെ, ജ്ഞാനത്തെ നിത്യമായി സ്വീകരിച്ചാൽ ജ്ഞാനക്രിയാം പ്രതി സ്വാതന്ത്ര്യം ബ്രഹ്മണോ ഹീയത. ജ്ഞാനക്രിയയിൽ ബ്രഹ്മത്തിൽ സ്വാതന്ത്ര്യമില്ലെന്ന് പറയേണ്ടി വരും. അഥ അനിത്യന്തതി ജ്ഞാനക്രിയാ പരമേതാവി ബ്രഹ്മ. ഇനി ആ ജ്ഞാനം അനിത്യം എന്ന് പറഞ്ഞാലോ ബ്രഹ്മ അജ്ഞനുമാകും, ജ്ഞാനമില്ലാത്തവനാകും. ജ്ഞാനക്രിയ ഉപരമേതാവി ബ്രഹ്മ തഥാ സർവജ്ഞാനശക്തി മത്വേനൈവ സർവജ്ഞത്വാപദതി. അപ്പോ എന്തൊരു സർവജ്ഞനായിരിക്കണമെങ്കിൽ എപ്പോഴും സർവജ്ഞാനവും സർവശക്തിയും ഉണ്ടെന്ന് തന്നെ സ്വീകരിക്കേണ്ടി വരും. അതിന് ദോഷമുണ്ട് എന്നർത്ഥം. അപ്പോൾ ഈ സൃഷ്ടി ഏകമായ ജ്ഞാനം, അതിന് ബ്രഹ്മത്തിന് യാതൊരു സ്വാതന്ത്ര്യമുണ്ട്. ജ്ഞാനം വേറെ, ബ്രഹ്മം വേറെ, അങ്ങനെ പറയേണ്ടി വരും. അത് ശരിയാകത്തില്ല. അഭിച പ്രാഗുത്പത്തി ഹേ സർവകാരകശൂന്യം ബ്രഹ്മേഷിതെ ത്വയാ. മാത്രമല്ല, എന്താണ് സൃഷ്ടിക്കും മുമ്പ് ബ്രഹ്മത്തെ എന്താ പറയുക? നിങ്ങൾ കേവലമായ സത്തായിരുന്നു. സദൈവ സൗമ്യ ഇത് അഗ്ര ആസീത് ഏകമേവ അദ്വിതീയം ബ്രഹ്മ എന്നല്ലേ നിങ്ങൾ പറയുന്നത്? അപ്പിന്റെ ജ്ഞാനമൊക്കെ എവിടെ നിന്ന് സൃഷ്ടിക്കുന്നതിനുള്ള അതാണ്. അഭിച പ്രാഗുത്പത്തി ഹേ ഉത്പത്തിക്ക് മുമ്പ് സർവകാരകശൂന്യമായ ബ്രഹ്മേശ്വരിത്വം. അവിടെ കാരകങ്ങളൊന്നുമില്ല. കർത്തൃത്വം കരണത്വം തുടങ്ങിയതൊന്നും അവിടെയില്ല. എന്നുവെച്ചാൽ ജ്ഞാനസാധനാനാം ശരീരേന്ദ്രിയാദീനാം അഭാവേ ജ്ഞാനോത്പത്തി കസ്സിതുപോലെ. കാരണം ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ അതിനുള്ള ഉപകരണങ്ങൾ വേണം. എങ്ങനെയാണ് ഇവിടെ എനിക്ക് ജ്ഞാനം ഉണ്ടാകുന്നതിന്? എൻ്റെ മനസ്സും കണ്ണും മൂക്കും ചെവിയും എല്ലാം ഇവിടെ സഹായിക്കുന്ന അതുപോലെ അവിടെ ഇത് സൃഷ്ടിക്കുന്നതിനുള്ള ജ്ഞാനം ഉണ്ടെങ്കിൽ ആ ബ്രഹ്മത്തിന്, ജ്ഞാനിയായിരിക്കുന്ന ബ്രഹ്മത്തിന് കർണങ്ങളെ സ്വീകരിക്കേണ്ടി വരും. അതിലങ്ങനെ ജ്ഞാനം ഉണ്ടാകും. അപ്പോൾ അതാണ്, അതില്ലാതെ ജ്ഞാനം ഉണ്ടാകത്തില്ല. അഭിജ പ്രധാനസ്യ അനേകാത്മകസ്യ. ബ്രഹ്മത്തിൽ സ്വീകരിക്കാൻ പറ്റില്ല. എന്താണ് ബ്രഹ്മം? ഏകമേവ അദ്വിതീയം ബ്രഹ്മമാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ അവിടെ കർണങ്ങളില്ല, വേറിട്ടൊരു ജ്ഞാനമില്ല. ആ ബ്രഹ്മത്തിനങ്ങനെ സൃഷ്ടിക്കാൻ കഴിയും. നിർഗുണമായിരിക്കുന്ന കേവലോ നിർഗുണസ്ഥ എന്നാണ്. ഏകനായി കേവലനായി നിർഗുണനായിരിക്കുന്ന ബ്രഹ്മം എങ്ങനെ സൃഷ്ടിക്കും? അഭിജ പ്രധാനസ്യ അനേകാത്മകസ്യ പരിണാമ സംഭവ കാരണത്വത്തിർ മൃതാധിപ. അതുകൊണ്ട് യുക്തിയുക്തമായി സ്വീകരിക്കാമെന്നുള്ള എന്താണ്? അനേകാത്മകമാണ് പ്രധാനം. എന്താണ് അത്? സത്വരജസ്തമോ രൂപത്തിലുള്ളതാണ്. അനേക രൂപത്തിലുള്ള ആ പ്രധാനത്തിന് ആ പ്രളയകാലത്ത് സൃഷ്ടി ആരംഭിക്കാം എന്നാണ്. പരിണാമസംഭവാത് അതിൽ പരിണാമം സംഭവിക്കും. അതാണ് സർവജ്ഞനും സർവശക്തനുമായ ഈശ്വരൻ കാരണത്വപത്തി. അത് ജഗത്തിന് കാരണമാണ്. മൃതാധിപതി അതുപോലെ മൃത്ത് പോലെ മൃത്ത് പലതായി പരിണമിച്ച് പലതരത്തിലുള്ള പാത്രങ്ങൾ ഉണ്ടാകുന്നില്ലേ, അതുപോലെ അവിടെ പുറമേ ഒരു കുലാലിന് ആവശ്യമാണ്. ഇവിടെ എന്താണ്, പ്രകൃതി തന്നെ ഉണ്ടെല്ലാം, ഉപാദാനവും നിമിത്തമെല്ലാം പ്രകൃതി തന്നെ, അതിൽ നിന്ന് ഇതെല്ലാം സംഭവിക്കും. അസംഹതസ്യ ഏകാത്മകസ്യ ബ്രഹ്മണ, ബ്രഹ്മത്തിന്റെ സ്വഭാവം എന്താണ്, അതൊരു സംഘാതമല്ല, സംഘാതരൂപത്തിലുള്ള മറിച്ച് എന്താണ്, അത് ഏകരസമാണ്, ഏക സ്വഭാവമാണ്. ഏക സ്വഭാവത്തിലിരിക്കുന്ന ബ്രഹ്മത്തിന് ഈ പ്രളയത്തിൽ നിന്നും ഈ സൃഷ്ടിയെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, അത് സാധ്യമല്ല. അത് സംഹത രൂപത്തിലുള്ള പല ഘടകങ്ങൾ കൂടി ചേർന്നിരിക്കുന്ന പ്രധാനത്തിനെ സാധ്യമാകൂ. അസംഹതസ്യ ഏകാത്മകസ്യ ബ്രഹ്മണ, ഇതാണ് സാഖ്യന്മാർ പറയുന്നത്. സാഖ്യന്മാർ പറയുന്നത് കേൾക്കുമ്പോൾ അതാണ് ശരിയെന്ന് തോന്നും. അവർ പറയുന്നതിൽ യുക്തിയുണ്ട്. ഈ സാഖ്യന്മാർ പറയുന്നതിന് തന്നെയാണ് ആത്യന്തികമായി അദ്വൈതം സ്വീകരിച്ചിരിക്കുന്നത്. ഒരു ചെറിയ ഒരു വ്യത്യാസം വരുത്തും. ഒരൊറ്റ വാക്കിൽ സാഖ്യന്മാർ പറഞ്ഞതിനെല്ലാം മാറ്റി മറിക്കും. അതാണ് അദ്വൈതി ചെയ്യുന്നത്. നാസംഹതസ്യ ഏകാത്മകസ്യ ബ്രഹ്മണ ഇത്യവും പ്രാപ്തി ഇതം സൂത്രം ആരംഭ്യതി. അപ്പോഴാണ് ഇവിടെ പറയുന്നത്, അല്ല, ജഗത്തിന് കാരണമായിരിക്കുന്നത് പ്രധാനമല്ല, ബ്രഹ്മം തന്നെ. പിന്നെ അതെങ്ങനെ കാരണമാകും, ഇത്രയും ദോഷങ്ങൾ പറഞ്ഞല്ലോ, അതിനൊരു ചെറിയൊരു എളുപ്പവിദ്യയുണ്ട്, അത് പറയാവുന്നതാണ്. പറഞ്ഞുകൊണ്ടാണ് അടുത്ത സൂത്രം ആരംഭിക്കുന്നത്. ശാന്തി ശാന്തി ശാന്തി ഓ ശ്രീ.